ഭാഷ്യം 3 പാദം 3 അധികരണം 8 സൂത്രം 27 ദേവതാധികരണത്തെക്കുറിച്ചാണ് ഇവിടെ ആദ്യം ചർച്ച ചെയ്യുന്നത്. ദേവതകൾക്ക് ശരീരമുണ്ടോ എന്നുള്ള കാര്യം ഉണ്ടെന്നാണ് ഭാഷകാരെ സമർത്ഥിക്കുന്നത്. ശരീരമുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം അനേക യാഗങ്ങളിൽ അവർ ഹവിസ് സ്വീകരിക്കാം. അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾക്കെല്ലാം സമാനം പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു ദൃഷ്ടാന്തമായി പറഞ്ഞു. യോഗികൾ പോലും യോഗസിദ്ധികളെ കൊണ്ട് അനേക ശരീരങ്ങളെ സ്വീകരിക്കുന്നു. കിമു വക്തവ്യം ആജാന സിദ്ധാന ദേവാന. ദേവന്മാര് ആജാനസിദ്ധന്മാരാണെന്ന് വെച്ചാൽ ജന്മനാഥൻ. ദേവന്മാര് ദേവലോകത്ത് വരുന്ന സമയത്ത് തന്നെ അവർ സിദ്ധന്മാരാണ്. എന്നുവെച്ചാൽ ഈ ഐശ്വര്യങ്ങളോട് കൂടിയവരാണ്. അവർക്ക് എന്തുകൊണ്ട് അനേക ശരീരങ്ങൾ സ്വീകരിച്ചുകൂടാ, അനേക സ്ഥലത്ത് ആവിശ്യ സ്വീകരിച്ചുകൂടാ? അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരമുണ്ട് എന്നുള്ളത് കൊണ്ട് വൈദിക കർമ്മസംബന്ധിയായി ദോഷങ്ങളൊന്നും വരുന്നില്ല എന്നാണ്. അനേക രൂപ പ്രതിപത്തി സംഭവാസ ഏകൈക ദേവത ബഹുഭി രൂപേ ഹി ആത്മാനം പ്രവിഭജ്യ ബഹുഷു യാഗേഷു യുഗപദംഗഭാവം ഗച്ഛതീതി. അനേക രൂപ പ്രതിപത്തി സംഭവാത, അനേക രൂപങ്ങളെ ഒരു ദേവന് ഒരേ സമയം സ്വീകരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ആണ് അനേക രൂപ പ്രതിപത്തി. അനേക രൂപം എന്ന് വെച്ചാൽ അനേക ശരീരം. ഏകൈക ദേവത, ഓരോ ദേവതകളും. ഇവിടെ പല ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്, വസു ഇന്ദ്രൻ തുടങ്ങി പല ദേവതകളും. ഇവരെല്ലാവരും ബഹുവി രൂപേഹി പല രൂപങ്ങളെ ധരിച്ച് ആത്മാനപ്രവിഭജ്യ സ്വയം അവരവരെ തന്നെ പല രൂപങ്ങളാക്കി ബഹുഷു യാഗേഷു പല യാഗങ്ങളിൽ യുഗപത് അംഗഭാവം ഗച്ഛതി. ഒരേ സമയം പല യാഗങ്ങളിലും അംഗമാകുന്നു. കാരണം യാഗത്തിൻ്റെ പ്രധാനമായ രണ്ടംഗങ്ങളാണ് ദ്രവ്യം ദേവതാച. ദേവതയില്ലാതെ യാഗമില്ല. ഹൗസ് ദേവത ഉദ്ദേശിച്ച് സമർപ്പിക്കുമ്പോൾ ദേവത സ്വീകരിക്കുന്നു. പരീശന ദൃശ്യത അന്തർധാനാതിക്രിയായോഗാദിത്യുപത്തി. ഇത് മുമ്പ് പറഞ്ഞു. അങ്ങനെ ദേവത യാഗത്തിൻ്റെ അംഗമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർ ദേവതയെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ദേവതകൾക്ക് അന്തർധാനം, മറ്റുള്ളവർ മുമ്പിൽ മറഞ്ഞിരിക്കുക തുടങ്ങിയ സിദ്ധിവിശേഷങ്ങളുള്ളതുകൊണ്ട് കാണുന്നില്ല. പരീശന ദൃശ്യത മറ്റുള്ളവർ കാണുന്നുമില്ല. അന്തർധാനാദി ക്രിയായോഗ അന്തർധാനം തുടങ്ങിയ ക്രിയകളുള്ളതുകൊണ്ട് വിപത്തിലെ എന്നുള്ളതും യോജിക്കുന്നുണ്ട്. അനേക പ്രതിപത്തി ഹേ ദർശനാദിത്തി അപരാവ്യാഖ്യ. അനേക പ്രതിപത്തി ഹേ ദർശന എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതുവരെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് കൂടാതെ എന്താണ് വിഗ്രഹവതാമപി കർമാംഗഭാവചോദനാസു അനേക പ്രതിപത്തിർ ദൃശ്യത്തെ. രൂപമുള്ളവർക്കും വിഗ്രഹം എന്ന് വെച്ചാൽ ശരീരം. വിഗ്രഹവതാമപി കർമാംഗഭാവചോദനാസു അനേക പ്രതിപത്തി. കർമാംഗത്തെ ഭാവിക്കുന്ന വിധികളിൽ ചോദന എന്ന് വെച്ചാൽ വിധി. അനേക പ്രതിപത്തി, പലതരത്തിലുള്ള പ്രാപ്തിയുമുണ്ട്. ക്വചിത് ഏകോപി വിഗ്രഹവാൻ അനേകത്ര യുഗപദ് അംഗഭാവന ഗച്ഛതി. പറയുന്നത് ചില സ്ഥലങ്ങൾ എങ്ങനെയാണ്, ശരീരമുള്ള ഒരാൾക്ക് പല സ്ഥലത്ത് ഒരേ സമയം അംഗമാകാൻ കഴിയത്തില്ല. അതിന് ഉദാഹരണമുണ്ട്. അങ്ങനെ സംഭവിക്കാം. ഒരു ശരീരമേ ഉള്ളൂ, പലയിടത്ത് എങ്ങനെ എത്തിച്ചേരും? കഴിയാത്തതിനും ദൃഷ്ടാന്തമുണ്ട്. എന്താണ്? യഥാ ബഹുഭി ഭോജയധ്വര ഏകോ ബ്രാഹ്മണോ ഏകോദ്ഭോജ്യത പറയുന്നു. ഒരുപാട് ആൾക്കാർ ഒരു ബ്രാഹ്മണന് അന്നം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതങ്ങനെ സാധിക്കും? ഒരു സമയം ഒരിടത്തു നിന്നേ ഭക്ഷണം കഴിക്കാൻ കഴിയും. അതാണ് ബഹുബി ഭോജയദ്ഭി, അനേകം പേര് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണന്. യുഗപത് ഒരേ സമയം എല്ലായിടത്തും പോയി ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് അനേക കർമ്മങ്ങളിൽ അംഗമാകാൻ കഴിയത്തില്ല. അതിനും ദൃഷ്ടാന്തമുണ്ട്. ഇനി ക്വചിച്ച ഏകോപി വിഗ്രഹവാൻ അനേകത്ര യുഗപത് അംഗഭാവം ഗച്ഛതി. ഇനി മറിച്ച് ദൃഷ്ടാന്തമുണ്ട്. എന്താണ്? ഒരേ ഒരാള് അനേകം കർമ്മങ്ങളിൽ അംഗഭാവത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? യഥാ ബഹുബേർ നമസ്കരി കുർവാണേഹി ഏകോ ബ്രാഹ്മണോ ഏകപത് നമസ്കരിയതി. ഒരുപാട് പേര് ഒരു ബ്രാഹ്മണനെ നമസ്കരിക്കുന്നു. അപ്പോൾ എല്ലാ നമസ്കാരങ്ങൾക്കും അംഗഭാവം പ്രാപിക്കാൻ ബ്രാഹ്മണന് കഴിയുന്നു. 100 പേര് നമസ്കരിച്ചാലും ആ നമസ്കാരം ഒരു വ്യക്തിയിൽ എത്തിച്ചേരുന്നു. അപ്പം അങ്ങനെയുണ്ട്. യഥാ ബഹുബേർ നമസ്കുർവാണേഹി, ഒരുപാട് പേര് നമസ്കരിക്കുന്നു. ഏകോ ബ്രാഹ്മണോ, ഒരു ബ്രാഹ്മണൻ. ഏകവൻ നമസ്കരിയത്, ഒരേ സമയം നമസ്കരിക്കപ്പെടുന്നു എന്ന് അനന്താ വിരോധം. അപ്പം നമസ്കാരം എന്ന് പറയുന്ന അനേകർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു വ്യക്തി അംഗമാകും. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് സാധ്യമല്ല. പക്ഷെ അത് പ്രവൃത്തിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അനേക കർമ്മങ്ങളിൽ അംഗമാകാം, ആകാതെയും ഇരിക്കാം എന്നർത്ഥം. തദ്വത് ഉദ്ദേശ പരിത്യാഗാത്മകത്വാദ് യാഗസ്യ വിഗ്രഹവതി അപ്പി ഏകാം ദൈവതാം ഉദ്ദേശ്യ ബഹുവ സ്വം സ്വം ദ്രവ്യം ഇഗവത് പരിത്യക്ഷന്തീതി വിഗ്രഹവത്വപി ദേവാനാം ന കഞ്ചിത് കർമ്മണി വിരുദ്ധതി. ഒരു അനേകം പേർ നമസ്കരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ എങ്ങനെയാണോ നമസ്കാരനായി തീരുന്നത്, എല്ലാ കർമ്മങ്ങൾക്കും ഒരാൾ അംഗഭാവത്തെ പ്രാപിക്കുന്നതുപോലെ ദേവത ഉദ്ദേശേന ദിവ്യത്യാഗമാണ് യാഗം. ആ യാഗത്തിൽ ഉദ്ദേശ പരിത്യാഗാത്മകത്വാദ് യാഗസ്യം, ആ ഒരു ലക്ഷ്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ഹവിസിനെ ത്യജിക്കുന്നതാണ് യാഗം. അതൊരു സങ്കല്പമാണ് യാഗം എന്ന് പറയുന്നത്. യാഗം സങ്കല്പം ആയിട്ടാണ് മീമാംസകർ പറയുന്നത്. അങ്ങനെ സങ്കല്പാത്മകമായ യാഗത്തിൽ നമസ്കാരം പോലെ, നമസ്കാരം സങ്കല്പമാണ് യാഗസ്യ വിഗ്രഹമതിമപ്പേകാം ദേവതാം ഉദ്ദേശ്യ. അതുകൊണ്ട് എങ്ങനെയാണോ ഒരു ദേവത ശരീരമുള്ളതാണെങ്കിൽ ആ ദേവത ഉദ്ദേശിച്ചിട്ട് ബഹവഹ സ്വം സ്വം ദ്രവ്യം അനേകം വർത്തിക്കുകൾ അവരവരുടെ ദ്രവ്യത്തെ യുഗപത് പരിധീക്ഷന്തി ഒരേ സമയം ത്യജിച്ചാലും, ദേവത ഉദ്ദേശിച്ച് ഹവിസുകൾ അർപ്പിച്ചാലും വിഗ്രഹവത്വേപി, ഇനി ശരീരം ഉണ്ടെന്ന് കരുതിയാലും ശരി, ദേവാനം കിഞ്ചിത് കർമ്മണി വിരുദ്ധ, ദേവന്മാർക്ക് വിഗ്രഹം ഉണ്ടെന്ന് സ്വീകരിച്ചാലും അത് കർമ്മവുമായിട്ട് വിരോധം വരുന്നില്ല. അതെല്ലാം ദേവതകൾക്ക് സ്വീകരിക്കാൻ കഴിയും. എങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ അനേകരുടെ നമസ്കാരത്തെ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരം ഉണ്ടെന്ന് സ്വീകരിക്കുന്നതിന് ദോഷമില്ല. അതുകൊണ്ട് ദേവന്മാർ വെറും ശബ്ദാത്മകമല്ല എന്നാണ്. ശബ്ദയിതി ചെയ്യുന്ന അതഹ പ്രഭാവാ പ്രത്യക്ഷ അനുമാനാഭ്യാം മാനാമ വിഗ്രഹത്തെ ദേവാദീനാം അഭ്യവഗമ്യമാനേ കർമ്മണി കശ്ചിത് വിരോധ പ്രസഞ്ചി. പൂർവശിവരനുശരി സംബന്ധിച്ചു ദേവന്മാർക്ക് ശരീരമുണ്ടെങ്കിലും യാഗത്തെ സംബന്ധിച്ച് ഒരു ദോഷവും വരുന്നില്ല. ഇന്ന് ഒരേ ഒരു ശരീരമുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു ബ്രാഹ്മണൻ അനേകം നമസ്കാരങ്ങളെ സ്വീകരിക്കുന്നത്? അതുപോലെ അനേകം യാഗങ്ങളിലെ ഹവിസിനെ ദേവത സ്വീകരിച്ചോളും, അല്ല എങ്കിൽ ആ ദേവതകൾ തന്നെ പല ശരീരങ്ങളെ സ്വീകരിച്ച് പല യാഗങ്ങളിലെ ഹവിസുകളെ ഒരേ സമയം സ്വീകരിക്കും. എന്തുകൊണ്ട്? ആചാനസിദ്ധന്മാരായ ദേവന്മാർക്ക് അവരുടെ അണിമാദ്യ ഐശ്വര്യങ്ങളെ കൊണ്ട് ഒരേ സമയം പല ശരീരങ്ങളെ സ്വീകരിക്കാം. അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരത്തെ സ്വീകരിക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല. എന്നൊക്കെ വിരോധക പ്രസഞ്ചി, ഒരു വിരോധവും പ്രസക്തമാകുന്നില്ല. എന്നാൽ വിരോധം വരുന്നുണ്ട്. അതാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. ശബ്ദേതു വിരോധ പ്രസിദ്ധിത, ശബ്ദത്തിൽ വിരോധം വരും. കഥം ഇങ്ങനെ ഉത്പത്തിക്കും ഹി ശബ്ദസ്യ അർത്ഥേന സംബന്ധം അശ്രത്യ അനുപേക്ഷത്വ അതിഥി വേദസ്യ പ്രാമാണ്യ സ്ഥാപിതം. പൂർവമീമാംസയിലെ ജൈമിനി സൂത്രങ്ങളിലും തുടർന്നു വരുന്ന വ്യാഖ്യാനങ്ങളിലും എല്ലാം വളരെ ആവർത്തിച്ച് സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കേവലം ജൈമിനീയ സൂത്രങ്ങളിൽ മാത്രമല്ല, വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന പലരും വേദത്തിന് സ്വതപ്രാമാണ്യത്തെ സ്വീകരിക്കുന്നു. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിലൊരു കാര്യം പറഞ്ഞിരുന്നാൽ അതങ്ങ് സ്വീകരിക്കുക, അത്ര തന്നെ. മറ്റേതെങ്കിലും പ്രമാണങ്ങളുമായി യോജിച്ചാലേ അത് ശരിയാകൂ എന്നൊന്നും പറയാൻ പറ്റില്ല. വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ശരി. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു യാഗം ചെയ്താൽ സ്വർഗം കിട്ടും. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരാൾ പരിശോധിക്കാൻ പോവുകയാണ്, ഈ സ്വർഗം എവിടെയാണ്? യാഗമെന്ന് പറയുന്നത് സങ്കല്പരൂപത്തിലുള്ളതാണ്. ദേവതയെ സങ്കല്പിച്ചുകൊണ്ട് ദൈവത്തെ ത്യജിക്കുന്നതാണ്, അത് മാനസികമായൊരു സങ്കല്പമാണ്. ബാഹ്യമായ ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും സങ്കല്പം എന്ന് പറയുന്ന ക്ഷണികമാണ്. അത് സങ്കല്പിച്ചോണ്ട് തന്നെ അത് കഴിഞ്ഞു. ബാഹ്യമായ കർമ്മങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ യാഗവും അവസാനിച്ചു. യാഗം ചെയ്യുന്നവനും മരിച്ചു പോകുന്നു. പിന്നെ ആർക്കാ ഇതിന്റെ ഫലം? അതെവിടെയാ കിട്ടുന്നത്? യാഗം ചെയ്തയാളും മരിച്ചുപോയി. അപ്പൊ അതിന് വേദം തന്നെ സമാനം പറയുന്നു, യാഗം ചെയ്യുന്ന ആൾ മരിച്ചു പോകുന്നുണ്ടെങ്കിലും യാഗം ചെയ്യുന്ന ആത്മാവ് ശേഷിക്കുന്നു. ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ആത്മാവ് ശേഷിക്കുന്നു. യാഗം ക്ഷണികമാണെങ്കിലും യാഗത്തിൽ നിന്ന് ആ ആത്മാവിൽ അപൂർവം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകും. യാഗം നശിച്ചുപോയി, യാഗം ചെയ്ത യജമാനും മരിച്ചു എങ്കിലും അപൂർവത്തിന്റെ ഫലം കൊണ്ട് ആ ആത്മാവ് മരണശേഷം ആ യാഗത്തിന്റെ ഫലമായ സ്വർഗസുഖത്തെ അനുഭവിക്കുന്നു. എന്താണ് ഫലം? അതിനനുഭവിക്കുന്നു. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പറയുന്നു? ശബ്ദപ്രമാണം. പക്ഷെ അത് അനുമാനിക്കാൻ കഴിയുന്നില്ല, പ്രത്യക്ഷമായി ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മരിച്ചവർ വീണ്ടും ജനിക്കുന്നതായിട്ടോ മരിച്ചതിന് ശേഷം ഒരു ആത്മാവ് ശേഷിക്കുന്നതായിട്ടോ ആത്മാവിൽ അപൂർവം ഉണ്ടാകുന്നതായിട്ടോ അപൂർവത്തിന്റെ ഫലമായിട്ട് യാഗഫലമുണ്ടാകുന്നതിനായിട്ടോ മറ്റൊരു പ്രമാണങ്ങളും കിട്ടുന്നില്ല. ഇന്ന് വേദത്തിൽ പറഞ്ഞ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി മറ്റ് പ്രമാണങ്ങളുമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല, മറ്റൊരു പ്രമാണത്തെ അന്വേഷിക്കണ്ട. എന്തുകൊണ്ട്? വേദത്തിൽ എന്താണോ പറഞ്ഞത് അത് സത്യം. ശരീരവിലക്ഷണമായ ഒരു ആത്മാവുണ്ടെന്ന് വേദത്തിൽ പറഞ്ഞു, അത് സത്യം. യാഗത്തിൽ നിന്ന് അപൂർവം ഉണ്ടാകുമെന്ന് വേദത്തിൽ പറഞ്ഞു, അത് സത്യം. യാഗത്തിന്റെ ഫലമായി സ്വർഗം ഉണ്ടാകുമെന്ന് വേദത്തിൽ പറഞ്ഞു, അത് സത്യം. എന്തുകൊണ്ട്? വേദം ഇതിനെല്ലാം സ്വതപ്രമാണമാണ്. ഇതാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞു, വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം. ശബ്ദത്തിന് സ്വതപ്രാമാണ്യമുണ്ട്. ഇതാണ് വൈദികന്മാരുടെ പക്ഷം. വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന മിക്കവാറും എല്ലാവരും ഇത് സ്വീകരിക്കുന്നു, വേദത്തിന്റെ സ്വതപ്രാമാണ്യത്തെ. അതങ്ങനെ സ്വീകരിച്ചാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാത്മാവിനെ കുറിച്ച് വൈദികന്മാർക്ക് അതുണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഫലം ഉണ്ടാകുമെന്ന് സ്വീകരിക്കാൻ പറ്റും. കാരണം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മഫലങ്ങളിലെല്ലാം അതീന്ദ്രിയമാണ്. പ്രത്യക്ഷമായ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, മഴ പെയ്യുന്നതിന് യാഗമുണ്ട്, പുത്രനുണ്ടാകുന്നതിന് യാഗമുണ്ട്. ഇനി യാഗം ചെയ്തു കഴിഞ്ഞ് പുത്രനുണ്ടായി, യാഗം ചെയ്ത് മഴ പെയ്തു, ഇതൊക്കെ സംഭവിച്ചാലും ഈ പുത്രോത്പത്തിയും മഴയുമായിട്ട് യാഗത്തിനുള്ള ബന്ധം കണ്ടുപിടിക്കാൻ വരെ വഴിയുന്നുമില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഒരാൾ യാഗം ചെയ്തു മഴ പെയ്തു. ഇപ്പോഴും ആൾക്കാർ യാഗം ചെയ്യുന്നു, മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തത് ശരിയാണ്, യാഗം ചെയ്തത് ശരിയാണ്. മഴയും യാഗവും തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ആ മഴ ചെയ്ത് യാഗം ചെയ്തതുകൊണ്ടാണോ ഉണ്ടായത്? അതേ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായിട്ട് മഴ എങ്ങനെ സംഭവിച്ചാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? യാഗം ചെയ്ത് പുത്രനുണ്ടായി. അത് പുത്രനുണ്ടായത് യാഗം ചെയ്തുകൊണ്ട് തന്നെയാണെന്നെങ്ങനെ ഉറപ്പിക്കും? പുത്രനുണ്ടാകുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാകാം. മഴ പെയ്യുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതുകൊണ്ടാകാം. ഈ കാര്യകാരണ ബന്ധത്തെ മറ്റ് പ്രമാണങ്ങൾ കൊണ്ട് പരിശോധിക്കാൻ പാടില്ല എന്നാണ്. അതാണ് സ്വതപ്രമാണി. പിന്നെയോ, വേദം പറഞ്ഞിരിക്കുന്നു യാഗം ചെയ്താൽ പുത്രനുണ്ടാകും. അതിന് വേറെ ഒരു നിമിത്തവും ആവശ്യമില്ല. എന്താണ് കാരണം? അത് യാഗം തന്നെ. എന്തുകൊണ്ട് യാഗം? അക്കാര്യത്തിൽ സ്വയം പ്രമാണമാണ്. യാഗത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അംഗീകരിക്കും ബലമായിട്ട്. ഇതാണ് സ്വതപ്രാമാണ്യം. ഇതിനെക്കുറിച്ച് ഒരുപാട് വളരെ വളരെ ചർച്ച, പ്രത്യേകിച്ച് ശബ്ദത്തെ ആശ്രയിച്ചിട്ട് ഒരുപാട് ചർച്ച. ശബ്ദപ്രമാണം എന്ന് പറയുന്നുണ്ട് തന്നെ. വിചാരിച്ച് ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കുന്ന എല്ലാവരും ഈ സ്വതപ്രാമാണ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ശബ്ദത്തെ പ്രമാണമായി സ്വീകരിക്കാം, എന്നാൽ അത് മറ്റ് പ്രമാണങ്ങളുമായിട്ട് യോജിച്ചാൽ മാത്രം. പ്രത്യക്ഷ അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളുമായിട്ട് യോജിച്ചു വന്നാൽ അതിനെ പ്രമാണമായി സ്വീകരിക്കാം എന്ന് പറയുന്നതാണ് പരതപ്രമാണം. അപ്പോൾ പറയുന്ന ഒരാൾ പറഞ്ഞു ഒരു കാര്യം, അപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല അയാൾ പറഞ്ഞതുകൊണ്ട്. പിന്നെ അതിന് പരിശോധന ആവശ്യമാണ്. നേരിട്ട് പോയി അത് ബോധ്യപ്പെടുക. ഇന്ന പുരുഷത്തിൽ ഇന്ന ഫലമുണ്ട്, അത് വളരെ മധുരമുള്ളതാണ് എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അവിടെ ഒരു വൃക്ഷം അതിൽ ഫലം ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം? പോയി കണ്ട് പ്രത്യക്ഷമായി ഉറപ്പിച്ച് ആ ഫലത്തെ ഭക്ഷിച്ച്, എന്നുവെച്ചാൽ പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ സഹായത്തോടുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞ അത് മുമ്പ് പറഞ്ഞ ആ വാക്യം അത് പ്രമാണമാണ്. അപ്പം ശബ്ദം അതിൻ്റെ പ്രാമാണ്യത്തെ തെളിയിക്കുന്നതിന് പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പരതപ്രമാണം. പക്ഷേ വൈദികന്മാർ പറയുന്ന എന്താണ് അതിൻ്റെ ആവശ്യമുണ്ട്? അപ്പം അത് ആവശ്യമില്ലാന്ന് പറയുന്ന എന്തുകൊണ്ട്? കാരണം ഈ വേദത്തിൽ പറയുന്ന പല കാര്യങ്ങളും മറ്റൊരു പ്രമാണത്തിലൂടെയും തെളിയിക്കാൻ പറ്റത്തില്ല. അലൗകികവും അതീന്ദ്രിയവുമായിരിക്കുന്ന അപൂർവം, സ്വർഗം തുടങ്ങിയ വിഷയങ്ങളെ എങ്ങനെയാ തെളിയിക്കുന്നു? യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന അതീന്ദ്രിയമായ ഒരു വിഷയമാണ്. യാഗം പ്രത്യക്ഷമാണ്, പക്ഷെ ഫലം അതീന്ദ്രിയമാണ്. അനപ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ എങ്ങനെ തെളിയിക്കാൻ പറ്റും? വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം വേദത്തെ സ്വതപ്രമാണമായി സ്വീകരിച്ചാലേ പറ്റൂ. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് പൂർവമീമാംസയിൽ ഔത്പത്തികാധികരണത്തിൽ ഇവിടെ പറയുന്നു. ഔത്പത്തിക സൂത്രേ ശബ്ദയാർത്ഥയോർ അനാദ്യോ സംബന്ധസ്യ അനാദിത്വ. ഇവിടെ എന്താ പറയുന്നത്? വേദ വൈദികമായ ശബ്ദവും വൈദികമായ അർത്ഥങ്ങളും. കാരണം വേദത്തിൽ പറയുന്നു വസു എന്നൊരു ദേവതയുണ്ട്, ഇന്ദ്രൻ എന്നൊരു ദേവതയുണ്ട്. വേദത്തിൽ പറയുന്നു, അടുത്ത് വിശദീകരിക്കും. ഇപ്പൊ രാമൻ എന്നൊരു വ്യക്തിയുണ്ട്. രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദശരഥന്റെ പുത്രനാണ്. ദശരഥനൊരു മകൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോ നാമകരണം എന്ന് പറയുന്ന ഒരു ചടങ്ങ് പഴയകാലത്ത് അങ്ങനെയായിരുന്നു. ഒരു പുത്രനുണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു നല്ല സമയമൊക്കെ നോക്കി പുരോഹിതനെ വിളിച്ച് പുരോഹിതൻ നാമകരണം എന്ന് പറയുന്ന ഒരു ചടങ്ങിൽ ഇതാ രാമനാണ് ഇവന്റെ പേരെന്ന് വയ്ക്കുന്നു. ഇപ്പോ പുത്രനുണ്ടായതിനു ശേഷമാണ് നാമകരണം നടത്തിയത്. അപ്പോൾ അവിടെ ആ ശബ്ദവും ആ വ്യക്തിയും തമ്മിലൊരു ബന്ധമുണ്ട്. നാമകരണത്തോടുകൂടി ഒരു ബന്ധമുണ്ടാകുന്നു. അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് പിന്നീട് ആരെല്ലാം എവിടെയെല്ലാം രാമനെന്ന് പറഞ്ഞാൽ ഉടൻ കേൾക്കുന്നതാണ് ബോധ്യം വരുന്ന ഈ രാമനെന്ന് പറയുന്നത് ദശരഥ പുത്രനാണ് എല്ലാവരും ധരിക്കുന്നു. ഇപ്പൊ രാമനെന്ന് പറയുന്ന ശബ്ദവും രാമനെന്ന് പറയും വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് രാമനെന്ന് പറയുമ്പോൾ എല്ലാവരും ദശരഥ പുത്രനെന്ന് ധരിക്കുന്നു? പക്ഷെ അവിടെ എന്നു മുതൽ ആ ബന്ധമുണ്ടായി? രാമനെന്ന് പറയുന്ന പുത്രൻ ഉണ്ടായി, അത് കഴിഞ്ഞ് നാമകരണം എന്ന് പറയുന്ന ആ ചടങ്ങിന് ശേഷമാണ്. രാമൻ എന്ന് പറയുന്ന പുത്രന് ഒരു ഉത്പത്തി ഉള്ളതുപോലെ തന്നെ ആ ശബ്ദവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിനും ഒരു ഉത്പത്തിയുണ്ട്. എന്നുവെച്ചാൽ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ബന്ധത്തിനും ഒരു ഉത്പത്തിയുണ്ട്. ഒന്നിന് ഉത്പത്തി ആരംഭം തുടക്കം ഉണ്ടെങ്കിൽ അത് നിത്യമല്ല, അത് അനിത്യമാണ്. അതുകൊണ്ട് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധം അനിത്യമാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. വൈദികന്മാർ പറയുന്നത് അങ്ങനെയല്ല. ഇന്ദ്രൻ വസു തുടങ്ങിയ ശബ്ദങ്ങളുണ്ട്, തുടങ്ങിയ ശബ്ദങ്ങൾ വേദത്തിലുണ്ട്. ഇന്ദ്രൻ വസു തുടങ്ങിയ അർത്ഥങ്ങളുമുണ്ട്, വ്യക്തികളുമുണ്ട്. ഈ ഇന്ദ്രൻ വസു തുടങ്ങിയ ഈ വ്യക്തികൾ അത് രാമനെ പോലെയല്ല, അത് നിത്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ വസു തുടങ്ങിയ ശബ്ദങ്ങൾ നിത്യമാണ്, ഇതിൽ രണ്ടും തമ്മിലുള്ള സംബന്ധവും നിത്യമാണ്. അപ്പോ വൈദികമായ ശബ്ദങ്ങൾക്ക് അർത്ഥത്തോടുള്ള ബന്ധം നിത്യമാണത്. ശബ്ദം നിത്യമാണ്, ശബ്ദാർത്ഥ സംബന്ധവും നിത്യമാണ്. ഈ ഒരു കാര്യമാണ് എന്തിനാണിത് പറയുന്നത്? വേദത്തിന്റെ സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഔത്പത്തിക സൂത്രത്തിൽ ശബ്ദാർത്ഥയോഹോ അനാദ്യോഹോ, അത് അനാദി സംബന്ധമാണ്. ഇന്ദ്രനൊരു തുടക്കമില്ല, ഇന്ദ്ര ശബ്ദത്തിലും തുടക്കമില്ല. സംബന്ധ അനാദിത്വ, അതുകൊണ്ട് ഇത് അനാദിയായതുകൊണ്ട് ശബ്ദാർത്ഥ സംബന്ധം ലൗകികമായ ശബ്ദാർത്ഥ സംബന്ധത്തെ പോലെയല്ല, ഇത് അനാദിയാണ്. വേദസ്യ സ്വാർത്ഥേ മാനാന്തര അനപേക്ഷത്വന. അതുകൊണ്ട് വേദം അനാദിയായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇത് തന്നെ അദ്വൈതത്തിലേക്കും വരും. അനാദിയായ സംബന്ധത്തെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേദസ്യ സ്വാർത്ഥേ മാനാന്തര അനപേക്ഷത്വന. വേദം അതിൻ്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട്. കാരണം ആ സംബന്ധം അനാദിസിദ്ധമാണ്, തുടക്കം പറയാൻ പറ്റത്തില്ല, അതിങ്ങനെ അനന്തമായി പോകും. ശബ്ദം നിത്യമാണ്, ആ ശബ്ദാർത്ഥ സംബന്ധവും നിത്യമാണ്, അതുകൊണ്ട് മറ്റ് പ്രമാണങ്ങളെയൊന്നും അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. വേദസ്വത പ്രമാണമാണ്, വേദം പറഞ്ഞതുകൊണ്ട് അത് സത്യമാണെന്ന് ബോധിച്ചോണം ഇന്ദ്രാദികളെല്ലാം. ശരി, അതുകൊണ്ട് ഇവിടെ എന്താ പ്രശ്നം പറയുന്നു? ഇദാനീം അനിത്യ വിഗ്രഹ വ്യക്തി അഭ്യുപഗമേ. പക്ഷെ ഇവിടെ ഇപ്പൊ പറയുന്നു, അപ്പോൾ വേദ ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ആ ബന്ധം നിത്യമായി സ്വീകരിക്കണം. പക്ഷേ ഇന്ദ്രാദികൾ, ഇന്ദ്രനും വസുവും എല്ലാം ശരീരമുള്ളവരാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ തസംബന്ധസ്യപ്പി അനിത്യത്വ. ശരീരമുണ്ടെന്ന് പറഞ്ഞാൽ എന്തുവരും? ശരീരം എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്പത്തി ഉണ്ടാവണം. ഉത്പത്തി ഉണ്ടാകുമ്പോൾ എന്തുവരും? ആ ശരീരം ഉത്പന്നമാകുന്നതിന് മുമ്പ് ആ ശബ്ദത്തിന് ആ വ്യക്തിയുമായിട്ട് ബന്ധമില്ലെന്ന് വരും. എന്നുവെച്ചാൽ ശബ്ദ അർത്ഥ സംബന്ധത്തിന് ഒരു ആദിയെ കൽപ്പിക്കേണ്ടി വരും. ആദിയുണ്ടെങ്കിൽ അത് അനിത്യമാണെന്ന് വരും. അപ്പം ശബ്ദാർത്ഥ സംബന്ധം അനിത്യമാണെങ്കിൽ അപ്പോൾ ഈ ശബ്ദത്തിലൂടെ ഈ അർത്ഥത്തെയാണോ ബോധിപ്പിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വേറെ പ്രമാണത്തെ അന്വേഷിക്കേണ്ടി വരും. കാരണം ഇന്ദ്രൻ ഉത്പത്തിയുള്ള ആളാണ്, നാശം നിത്യമല്ല, നിത്യസംബന്ധമില്ല. അപ്പൊ എങ്ങനെയാണോ ലോകത്തിൽ ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണോ എന്നറിയുന്നതിന് വേണ്ടി മറ്റ് പ്രമാണങ്ങളെ അന്വേഷിക്കുന്നത്? ലോകത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ ഗൗ എന്ന് പറയുന്ന ശബ്ദം പറഞ്ഞു. അപ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് ഒരാളെ ബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്താ കൊമ്പും തലയും വാലും എല്ലാം ഉള്ളതാ ഈ വ്യക്തിയാണ് ഗൗ എന്ന് പറയുന്നത്. പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഒരു കുട്ടിക്ക് ശബ്ദബോധം ഉണ്ടാകുന്നതിനെ കുറിച്ചെല്ലാം മീമാംസകർ ഒരുപാട് ചർച്ച ചെയ്യും. കുട്ടി ഗൗ എന്നുള്ള ശബ്ദത്തിൽ നിന്ന് പശു എന്ന് എങ്ങനെയാ ധരിക്കുന്നു? പലതവണ അഭ്യാസം കൊണ്ടാണ് ഗൗ എന്ന് പറയുന്നു. ആൾക്കാർ പശുവിനെ കൊണ്ടുവരുന്നു, പശുവിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ സഹായം അവിടെ ആവശ്യമുണ്ട്. കുട്ടി അത് കാണുന്നുണ്ട്, ക്രമേണ ക്രമേണ അവൻ ധരിക്കുന്നു. ഗൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണോ? അവിടെ പ്രത്യക്ഷ കണ്ണുകൊണ്ട് കണ്ടു, പ്രത്യക്ഷ സഹായത്തോടുകൂടിയാണ് ആ ശബ്ദാർത്ഥ സംബന്ധത്തെ ധരിക്കുന്നത്. പിന്നീട് അവൻ നിശ്ചയിക്കുന്നു. ഗൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അവൻ ധരിക്കുന്നു ഇതാണ് വ്യക്തിയാണ്. അപ്പോൾ അവിടെ ശബ്ദത്തിൽ നിന്നും അർത്ഥത്തെ ധരിക്കുന്നതിന് പ്രത്യക്ഷത്തെ സഹായത്തെ സ്വീകരിക്കും. എന്തുകൊണ്ട്? ശബ്ദാർത്ഥ സംബന്ധം അനിത്യമാണ്. അതുപോലെ ദേവതകൾക്ക് ശരീരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദേവതകളുടെ ഉത്പത്തി സ്വീകരിക്കേണ്ടി വരും. ഉത്പത്തി സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദാർത്ഥ സംബന്ധത്തെ അനിത്യമെന്ന് സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശബ്ദാർത്ഥ സംബന്ധത്തെ ഗ്രഹിക്കുന്നതിന് മറ്റു പ്രമാണങ്ങളെ അപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ വേദം സ്വത പ്രാമാണ്യം നഷ്ടപ്പെടും. ഭരത പ്രാമാണ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ദോഷം വരുന്നത്? ഒരാൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു യാഗം ചെയ്ത അപൂർവം ഉണ്ടാവും എന്ന് പറഞ്ഞു. അയാൾ എന്താണ് ഈ അപൂർവം എന്ന് പറഞ്ഞ് ഗവേഷണം നടത്താൻ പോകും? ഒരിടത്തും കണ്ടെത്താൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷ പ്രമാണം സഹായിക്കുന്നില്ല, അനുമാനം സഹായിക്കുന്നില്ല. വേദത്തിൽ പറയുന്ന യാഗത്തിൻ്റെ പോലെ സ്വർഗമെന്ന് പറഞ്ഞ് ഇതെന്താണ് സ്വർഗമെന്ന് അയാൾ പരിശോധിക്കാൻ നടന്നാൽ മറ്റു പ്രമാണങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ പറ്റില്ല. അത് പറയുന്ന എന്താണ്? മരണശേഷം ഉണ്ടാകുന്നൊന്നാണ്. മരണശേഷമുള്ള ആ സ്വർഗത്തെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പ്രമാണങ്ങൾ ഉപയോഗിച്ച് അറിവുണ്ടാകത്തില്ല. കാരണം പ്രമാണങ്ങളിൽ നിന്ന് അറിവുണ്ടായാൽ അത് പ്രമേയമായിരിക്കും, അത് നിയമം. ഭ്രാന്തി ഉണ്ടാകുന്ന പ്രമാണങ്ങളിൽ നിന്നല്ല. പ്രമാണങ്ങളിൽ നിന്ന് പ്രമാ, അതായത് യഥാർത്ഥമായ ബോധം ഉണ്ടാകണം. അപ്പോൾ ശബ്ദത്തിന്, കേവലമായ ശബ്ദത്തിന് അങ്ങനെ ഒരു ബോധത്തെ, ശരിയായ അറിവിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും? മറ്റു പ്രമാണങ്ങളെ അന്വേഷിച്ചു പോകും. ഹിമാലയത്തിൽ ഒരാൾ പറയും, അവിടെ കല്യാണ സൗഗന്ധികം എന്നൊരു പുഷ്പമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി അയാൾ അന്വേഷിച്ചു പോകും. ഒരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം കേൾക്കുന്ന ആളിന് അതിൽ പ്രമാ യഥാർത്ഥമായ ബോധം ഉണ്ടാവണമെന്നില്ല. കാരണം ഈ പറയുന്നവൻ തട്ടിപ്പുകാരനാണെങ്കിൽ അവനവിടെ പോയി നടന്നു പോയി അതിനാദ്യം മണത്ത് ഘ്രാണേന്ദ്രിയം കൊണ്ട് മനസ്സിലാവും. ഈ ഘ്രാണേന്ദ്രിയം കൊണ്ട് മനസ്സിലാവും, ഇത് വേറെ എന്തുണ്ടെങ്കിലും മണമാണെങ്കിലോ. നേരിട്ട് പോയിക്കൊണ്ട് ചക്ഷുരേന്ദ്രിയം കൊണ്ട് അവനെ ബോധിപ്പിച്ചു. മണക്കുമ്പം തന്നെ അവൻ ഊഹിക്കും, അനുമാനം നടത്തുക, അപ്പോൾ അവിടെ എന്തോ ഒരു പുഷ്പമുണ്ട്. അനുമാനത്തിൻ്റെ സഹായത്തോടുകൂടി അവസാനം പ്രത്യക്ഷമായി ബോധിക്കുന്നു. ആ ശബ്ദത്തിന് സ്വതപ്രാമാണ്യം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റു പ്രമാണങ്ങളുടെ പിറകെ പോകുന്നു. അപ്പൊ വേദത്തിൽ സ്വതപ്രാമാണ്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവൻ മറ്റു പ്രമാണങ്ങളെ അന്വേഷിച്ചു പോകും. പ്രത്യക്ഷത്തിലൂടെയോ അനുമാനത്തിലൂടെയൊക്കെ സ്വർഗത്തെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല. അവൻ തീരുമാനിക്കും, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അപ്പൊ അത് വരാൻ പാടില്ല. അതുകൊണ്ട് വൈദികന്മാർ പറയുന്നു, ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രാദികൾക്ക് ശരീരം ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായാൽ അനിത്യമാവും, ശബ്ദാർത്ഥ സംബന്ധം അനിത്യമാവും, വേദത്തിൻ്റെ സ്വതപ്രാമാണ്യം നഷ്ടപ്പെടും. അപ്പോൾ വേദത്തിൽ പറയുന്ന യാഗവും സ്വർഗത്തിന് വേണ്ടിയുള്ള യാഗവും മറ്റും ആരും ചെയ്യാൻ തയ്യാറാകാതെ ആവും. അതാണ് ദേവന്മാർക്ക് ശരീരത്തെ സ്വീകരിച്ചാൽ വരുന്ന ഒരു ദോഷം. അതാണ് ഇതാനും അനിത്യ വിഗ്രഹ വ്യക്തിയഭ്യുഗമി സംബന്ധസ്യാവി അനിത്യത്വ, ഇതെല്ലാം വേഖനത്തിലാണ് പറയുന്നത്. മാനാന്തരേണ വ്യക്തിജ്ഞാക്കുക, അപ്പോൾ മറ്റു പ്രമാണങ്ങളിലൂടെ വ്യക്തിയെ അറിഞ്ഞ് ശബ്ദസ്യ സങ്കേത പുംസ കർത്തവേദി, അപ്പോൾ വ്യക്തിയെ അറിഞ്ഞിട്ട് മറ്റു പ്രമാണങ്ങളിലൂടെ അറിഞ്ഞിട്ട് എന്താണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ശബ്ദവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ അറിയുന്നു. ആരാ രാമൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി, അന്വേഷിച്ചു പോകുന്നു, ദശരഥന്റെ പുത്രനായ രാമനെ കാണുന്നു, ആ ഇതാണ് രാമൻ എന്ന് ഉറപ്പിക്കുന്നു. അയാൾക്ക് ബോധ്യം വരുന്നു, ആ രാമൻ എന്ന് പറഞ്ഞ ഇവനാണ്. ഇത് മാനാന്തരാപേക്ഷത്വ, മറ്റു പ്രമാണങ്ങളെ അപേക്ഷിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ പ്രാമാണ്യസ്യ വിരോധസ്യ സ്വതപ്രാമാണ്യം അത് നഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇതിനെ നിഷേധിക്കുന്നവരാണ് വേദത്തിന്റെ പ്രമാണത്തെ സ്വീകരിക്കുന്നവർ പോലും പലരും. ഇത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നുണ്ട്. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ശബ്ദേ തു വിരോധോ പ്രസഞ്ജിത, ദേവന്മാർക്ക് ശരീരമാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശബ്ദപ്രമാണത്തിൽ ദോഷം വരും. കഥം ഔത്പത്തിയും ഹി ശബ്ദസ്യ അർത്ഥേന സംബന്ധം ആശ്രിത്യ അനപേക്ഷത്വ അതിഥി വേദസ്യ പ്രാമാണ്യ സ്ഥാപിതം. പൂർവമീമാംസയില് ഔത്പത്തിക അധികരണത്തില് ശബ്ദവും അർത്ഥവും തമ്മിലുള്ള സംബന്ധത്തെ നിത്യമായി സ്വീകരിച്ചുകൊണ്ട് അനപേക്ഷത്വ ശബ്ദം അതിൽ നിന്ന് യഥാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കുന്നതിന് മറ്റ് പ്രമാണങ്ങളെ ഒന്നും ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദത്തിന് പ്രാമാണ്യത്തെ സ്വീകരിച്ചിരിക്കുന്നു. വേദപ്രാമാണ്യത്തെ അതിന് ദോഷം വരും. ഇതാനെന്ത് വിഗ്രഹവതി ദേവത അഭ്യുപഗമ്യമാന യദ്യപി ഐശ്വര്യയോഗുഗവത് അനേക കർമ്മസംബന്ധീനി ഹവിംഷി ഭുഞ്ചീത തഥാപി വിഗ്രഹയോഗാത് അസ്മദാദിവത് ജനന മരണവതി സേതി നിത്യസ്യ ശബ്ദസ്യ നിത്യനാർത്ഥേന നിത്യ സംബന്ധേ പ്രതീയമാനേ യദ് വൈദികേ ശബ്ദേ പ്രാമാണ്യം സ്ഥിതം തസ്യ വിരോധ സ്യാത്. പൂർവശി പറയുന്നു, ഇതാനെന്തു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ദേവതാധികരണത്തിൽ സമ്മർദ്ദിച്ചതനുസരിച്ച് വിഗ്രഹവതി ദേവതാഭ്യുഗമ്യമാന ദേവതകൾക്ക് ശരീരമുണ്ട് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ യദ്യപി ഐശ്വര്യയോഗ യുഗപത് അനേക കർമ്മ സംബന്ധീനി ദേവതമാർക്ക് ഐശ്വര്യവും മറ്റും ഉള്ളതുകൊണ്ട് അണിമാതി ഐശ്വര്യങ്ങളുള്ളതുകൊണ്ട് ഒരേ സമയം പല ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് പല യാഗങ്ങളിലെ ഹവിസ്സുകൾ സ്വീകരിക്കാൻ പറ്റും. ശരീരമുണ്ടെങ്കിൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞ ദോഷത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ അതാണ് അനേക കർമ്മ സംബന്ധീനി ഹവിംഷി ഭുഞ്ചീത അനേക ശരീരങ്ങളെ സ്വീകരിച്ച് ഹവിസ് സ്വീകരിക്കും, ആ ദോഷമൊക്കെ പരിഹരിക്കാം. തഥാപി പക്ഷേ വിഗ്രഹയോഗ ദേവതകൾക്ക് ശരീരമുണ്ടെന്ന് വന്നാൽ അസ്മദാധിപത് നമ്മളെപ്പോലെ എന്ന് വെച്ചാൽ മനുഷ്യരെ പോലെ തന്നെ ജനന മരണവതീസ ദേവതകളും ജനന മരണങ്ങളോടുകൂടിയവരാണ്. ശരീരമുണ്ടെങ്കിൽ ജനിക്കും മരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിത്യസ്യ ശബ്ദസ്യ നിത്യേന അർത്ഥേന നിത്യ സംബന്ധി പ്രതീയമാനേ കൊണ്ട് നിത്യമായ ശബ്ദത്തിന് നിത്യമായ അർത്ഥം വ്യക്തികളുമായി നിത്യമായ സംബന്ധം അംഗീകരിക്കേണ്ട സ്ഥാനത്ത് യത് വൈദിക ശബ്ദേ അതിനെ ആശ്രയിച്ച് വൈദികമായ ശബ്ദങ്ങളിൽ പ്രാമാണ്യസ്ഥിതം യത് പ്രാമാണ്യസ്ഥിതം ഏതൊരു പ്രാമാണ്യത്തെയാണ് അംഗീകരിച്ചിരിക്കുന്നത് തസ്യ വിരോധസ്യ അതിന് വിരോധം വരും. അപ്പോൾ വൈദികന്മാരുടെ ഈ നിലപാടിനെ പ്രകാരം വളരെ ശക്തമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ശരിയായ കാര്യമല്ല. വേദത്തിന് പ്രാമാണി സ്വീകരിക്കുന്നവരും പറയുന്നത് എന്താണ്? വേദത്തിന് പ്രമാണമായി ഞങ്ങൾ സ്വീകരിക്കണം, പക്ഷെ അത് മറ്റ് പ്രമാണങ്ങളുമായി ഒത്തുവരണം. അത്തരം ഭാഗങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു, അല്ലാത്ത ഭാഗങ്ങൾ തള്ളിക്കളയണം. അപ്പോ അതിന് വിരോധം പറയുന്നവർ പറയുന്ന ന്യായം എന്താണ്? ഒന്നിനെ അങ്ങനെ സ്വതപ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല, സ്വതപ്രാമാണ്യം ഒന്നിനും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. സ്വതപ്രാമാണ്യം അംഗീകരിക്കാന്ന് വന്നു കഴിഞ്ഞാൽ പുതിയ അപകടത്തെ ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്റെ അഭിപ്രായമല്ല, ഈ അവിശുദ്രാധികരണത്തിൽ വരുന്ന പോലെ അവിടെയും ഏറ്റവും അടിസ്ഥാനപരമായി വരുന്നത് ഈ സ്വതപ്രാമാണ്യമാണ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല. ഏത് കാര്യം പറഞ്ഞാലും രണ്ടു വർഷം വരുമല്ലോ, ചിലത് പറയാം അതാണ് ശരി മറ്റേതാണ് തെറ്റ്. ഒരു കൂട്ടർ പറയും ഇതിന് ന്യായമുണ്ട്, മറ്റൊരു കൂട്ടർ പറയും ഇത് അന്യായമാണ്. ഈ ന്യായ അന്യായങ്ങളുടെ വിവാദം ഒരിക്കലും അവസാനിക്കത്തില്ല. പക്ഷെ അടിസ്ഥാനപരമായി അവിടെ വരുന്ന ഒരു കാര്യം ഇങ്ങനെ ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് അതിനെ ശരിയെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റു പ്രമാണങ്ങളെ സ്വീകരിക്കരുത് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതും അവന്റെ യുക്തിക്ക് നിരക്കാത്തതും അനുഭവത്തിന് നിരക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിക്കേണ്ടി വരും. വലിയ അപകടത്തെ ഉണ്ടാകും. എവിടെയെല്ലാം ഈ സ്വതപ്രാമാണ്യം വരുന്നു അവിടെയെല്ലാം ഈ സ്വതപ്രാമാണ്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറയണം, ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ശരി, വേറൊരാളോട് പറയുകയാണ്. കൂടുതലും നീ ചിന്തിക്കണ്ട, ഞാൻ അറിവുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരി നീ അംഗീകരിച്ചോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ആളെ കിട്ടത്തില്ല. അപ്പം പറയും എനിക്കും അറിവുണ്ട്, ഞാനും ചിന്തിക്കും, എനിക്ക് ബോധ്യപ്പെട്ടാലേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ ശബ്ദത്തിൽ അങ്ങനെ പ്രാമാണ്യത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതാൾക്കാർ സ്വീകരിക്കാതെ. കാരണം ആ ശബ്ദങ്ങൾ അത് വ്യക്തികൾ പറഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ശബ്ദ പ്രാമാണ്യത്തിന് പ്രാബല്യം കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഒരു യുക്തി കണ്ടുപിടിച്ച്. എന്താണോ ഇതങ്ങനെ മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞാണ് എന്ന് പറഞ്ഞു. ദൈവം ശബ്ദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭയമുള്ള എല്ലാവരും അതങ്ങ് സ്വീകരിച്ചോളും. അപ്പോ ദൈവത്തിന് ഇങ്ങനെയൊക്കെ പറയുന്നതിന് നാക്കും മൂക്കും ഒക്കെ ഉണ്ടോ? ഇതൊന്നും ചിന്തിക്കത്തില്ല, കാരണം അവൻ്റെ ഉള്ളിൽ ദൈവഭയമുണ്ട്. അതുകൊണ്ട് ഇത് ദൈവം പറഞ്ഞാണ് എന്നങ്ങ് പറയും, മനുഷ്യൻ പറഞ്ഞല്ല. അങ്ങനെ പറഞ്ഞിട്ടാണ് വേദങ്ങളിലും പ്രാമാണ്യത്തെ, സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കുന്നത്. ഇതുപോലെ മറ്റു മതഗ്രന്ഥങ്ങളിലും അപ്പൊ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ സഹജമായി തന്നെ ഭയമുണ്ട്, ദൈവഭയമുണ്ട്. അപ്പൊ ദൈവം പറഞ്ഞ് നമ്മളെ അംഗീകരിച്ചേ മതിയാവും എന്ന്. അപ്പൊ ഇതിനെ എതിർക്കുന്നവർ പറയുന്നു അത് അങ്ങനെ ഒന്നിൻ്റെയും സ്വതപ്രാമാണ്യത്തെ സ്വീകരിക്കാൻ പാടില്ല, അത് വളരെ അപകടം ചെയ്യും എന്നാണ്. കാരണം ദൈവ പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ പ്രാമാണ്യത്തെ അംഗീകരിക്കുന്ന അത് ഇത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ദൈവമല്ല മനുഷ്യൻ തന്നെ. ഇതിനെ മനുഷ്യനെ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുന്നവരാണ് മനുഷ്യൻ തന്നെയാണ് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു. ആ പറയുന്നവൻ അവൻ്റെ സ്വാർത്ഥതയും അതുപോലെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ ഇതിനെ വ്യാഖ്യാനിക്കും പലതരത്തിൽ. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വ്യാഖ്യാതാവിന്റെ സ്വാർത്ഥതയാണ്, കാപട്യമാണ്, ദുരാഗ്രഹമാണെന്നൊന്നും തിരിച്ചറിയാതെ ഇത് ദൈവത്തിന്റെ ഉപദേശമാണെന്ന് പറഞ്ഞ് മനുഷ്യൻ അതിനെയൊക്കെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും തുടങ്ങും. അങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോഴാണ് ലോകത്ത് കലാപങ്ങളും കൊലയും ഒരുപാട് അനാചാരങ്ങളും എല്ലാം പ്രചരിക്കുന്നു. അതിൻ്റെ മൂലകാരണം എന്താണ്? ഈ സ്വതപ്രാമാണ്യത്തെ സ്വീകരിക്കുന്നതുകൊണ്ടാണ്. സ്വതപ്രാമാണ്യത്തെ അംഗീകരിക്കണമെങ്കിൽ ഇത് മനുഷ്യൻ പറഞ്ഞല്ല ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാലേ പറ്റൂ. പിന്നീട് അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതിനെ മനുഷ്യൻ വ്യാഖ്യാനിക്കും, ദൈവത്തിനൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ആ വ്യാഖ്യാനിക്കുന്നവൻ്റെ സ്വാർത്ഥത അനുസരിച്ച് വ്യാഖ്യാനിച്ച് ലോകത്തിൽ കലാപം ഉണ്ടാക്കും. അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ശാസ്ത്രത്തിൻ്റെ സ്വതപ്രാമാണ്യത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്വതപ്രാമാണ്യത്തെ നിഷേധിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ദൈവം പറഞ്ഞാണെന്നുള്ളതിനെ നിഷേധിക്കണം. ദൈവം പറഞ്ഞ് നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ മനുഷ്യൻ പറഞ്ഞത് തന്നെയെന്ന് പറയണം. മനുഷ്യൻ പറയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ദോഷങ്ങളുണ്ടാകാം. അപ്പോൾ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളിൽ ഗുണവും ദോഷവും ഉണ്ടാകാം. അത് വ്യാഖ്യാനിക്കുന്നവരിലും പ്രമാദവും കൊണ്ട് തെറ്റുകുറ്റങ്ങൾ വരാം. ഇനി അവൻ്റെ ഉള്ളിൽ കാമനയും സ്വാർത്ഥതയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബോധപൂർവം തന്നെ അവൻ വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇതിൽ ദോഷങ്ങൾ വരാം. അപ്പോൾ ഇത് വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നവർ ചിന്തിക്കണം, ഇത് ശരിയാണോ തെറ്റാണോ. യമൻ വ്യാഖ്യാനിക്ക് തന്നെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് വെച്ചാൽ അവിടെ മറ്റ് പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു. ഇതിന്റെ ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതിന് ഓരോരുത്തർക്കും അവകാശമുണ്ട്. മറ്റ് പ്രമാണങ്ങളിലൂടെ ശരിയും തെറ്റും സ്വീകരിച്ചിട്ട് ധാർമ്മികമായ ബോധമുള്ളവൻ ഇത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് ന്യായവും നീതിയുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ, മറ്റുള്ള കാര്യങ്ങളെ തള്ളിക്കളയണം. സ്വതപ്രാമാണ്യത്തിന്റെ പേരിൽ എല്ലാം സ്വീകരിക്കാൻ പാടില്ല. സ്വതപ്രാമാണ്യത്തെ സ്വീകരിച്ചത് എന്താണ്? കേൾക്കുന്നവന് പിന്നെ ചിന്തിക്കുക അവകാശമില്ല. ദൈവം പറഞ്ഞാണ് ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വീകരിച്ചേ പറ്റും. ഈ ലോകത്ത് നടക്കുന്ന സർവകലാപങ്ങൾക്കും മുഖ്യമായ കാരണം എന്താണ്? ഈ സ്വതപ്രാമാണ്യവാദമാണ്. ഇത് പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായും പറഞ്ഞത് അന്ന് ഇതിനെ ശക്തിയുക്തമായി എതിർത്തത് ബൗദ്ധന്മാരാണ്. അവർ പറഞ്ഞു ഈ സ്വതപ്രാമാണ്യവാദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ സമുദായത്തിൻ്റെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വിപത്തിന് കാരണമായിത്തീരും. ദിഗ്നാഗൻ, ശ്രുതകീർത്തി തുടങ്ങിയ എത്രയോ ആചാര്യന്മാർ അവരിതിനെ വളരെ ശക്തിയുക്തമായിട്ട് എതിർത്ത്. ഒരു കാരണവശാലും ഈ സ്വതപ്രാമാണ്യത്തെ അംഗീകരിക്കരുത്, മനുഷ്യ സമൂഹത്തിന് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യം. പക്ഷേ അങ്ങനെ ബാധിച്ചതുകൊണ്ട് അവരെ ഭാരതത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. അത് വേറൊരു കാര്യം, ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. ആറ്റം ബാമ്പിനേക്കാളും അപകടം പിടിച്ച ഒരു സാധനമാണ് ഈ സ്വതപ്രാമാണ്യവാദം. അതിന് ഇതിന് മാത്രമല്ല, വേദത്തെ മാത്രം ആശ്രയിച്ചല്ല, മറ്റു മതഗ്രന്ഥങ്ങളിലും ഈ സ്വതപ്രാമാണ്യവാദം കൊണ്ടുവന്നിട്ട്. അവർക്കിത് സ്വതപ്രാമാണ്യം ഭരതപ്രാമാണ്യം ഒന്നും അറിയത്തില്ല, അവിടെ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഒരാൾ വ്യാഖ്യാനിക്കുന്നതിനെ അനുസരിക്കുന്നത് ഇത്രേ അവർ പറയുന്നുള്ളൂ. സ്വതപ്രാമാണ്യം എന്നുള്ള ശബ്ദത്തിന് പകരം അവർ പറയുന്ന എന്താണ്? ദൈവം പറഞ്ഞു. അതിന് നൈയായികൻ വളരെ യുക്തിയുക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അവയോഗിക്കുന്നു, നിങ്ങളെന്ത് പോഴത്തരമാണ് പറയുന്നു? സ്വതപ്രാമാണ്യം മണ്ണാങ്കട്ട അവർ നിഷേധിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? അത് ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? അത് വേദം പറഞ്ഞുകൊണ്ട്. ശരി, വേദം പറഞ്ഞുകൊണ്ട് ലോകത്തെ ദൈവം സൃഷ്ടിച്ചു അംഗീകരിക്കുക. അപ്പൊ ഈ വേദം പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ എവിടെ നിന്ന് മനസ്സിലാക്കി? വേദത്തിൽ നിന്ന്. വേദം ശരിയാണെന്ന് മനസ്സിലാക്കുന്നത് പിന്നെ വേദത്തെ ആശ്രയിക്കും. ലോകം സൃഷ്ടിച്ചത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കുന്നതിന് വേദത്തെ ആശ്രയിക്കും. ശരി, ഈശ്വരനുണ്ടെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി? അത് വേദത്തിൽ നിന്ന്. ഇതിൽ പരസ്പര ആശ്രയത്വമുണ്ട്. ഇത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈശ്വരനുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? വേദത്തിൽ നിന്ന്. വേദം പറയുന്നത് ശരിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? വേദത്തിൽ നിന്ന്. എന്ന് പറയുമ്പോൾ അതിൽ പരസ്പര ആശ്രയത്വം വരും. ഇതിൽ ആദ്യം അതിനെ സ്വീകരിക്കും, ഇനി വേദം എവിടെ നിന്നുണ്ടായി? ഈശ്വരൻ പറഞ്ഞിട്ട്. ആ ഈശ്വരനെ കുറിഞ്ഞ് എവിടെ നിന്നറിഞ്ഞു? വേദത്തിൽ നിന്ന്. അല്ലാതെ ഏതെങ്കിലും ഏതിനെ ആദ്യം സ്വീകരിക്കും? ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് വേദമുണ്ടായി എന്ന് വെച്ചാൽ വേദത്തിനും പ്രമാണം ഈശ്വരൻ. ഈശ്വരനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? വേദത്തിൽ നിന്ന്. അപ്പൊ ഈശ്വരന്റെ പ്രമാണം വേദം. പരസ്പര ആശ്രയത്വം വരും. ഒന്നിനെ സ്വീകരിക്കാതെ മറ്റൊന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണെന്ന് സ്വീകരിക്കണമെങ്കിലും വേദം കൊണ്ട് പറ്റില്ല. അതിന് യുക്തിപൂർവ്വം ചിന്തിച്ചു നോക്കുക. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ലോകത്തെ സൃഷ്ടിച്ചത് ഈശ്വരനാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ശരി, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വേദം ശരിയാണെന്ന് ഞങ്ങൾ സ്വീകരിക്കാം. അല്ലാതെ ഈശ്വരൻ പറഞ്ഞതുകൊണ്ട് വേദത്തിന് പ്രാമാണ്യമുണ്ട്, വേദത്തിൽ പറഞ്ഞതുകൊണ്ട് ഈശ്വരനുണ്ട്, അതുകൊണ്ട് ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചു എന്ന് കേവലമായ വേദത്തെ ആശ്രയിച്ച് പറയുന്നത് അടിസ്ഥാനപരമായ യുക്തിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വതപ്രാമാണ്യത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും പറയുന്നെങ്കിൽ നമ്മുടെ അനുഭവം യുക്തിയുമായിട്ട് തട്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് അങ്ങനെ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെല്ലാം ഇതിനെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അതീന്ദ്രിയമായ സ്വർഗം അപൂർവം തുടങ്ങിയ കാര്യങ്ങളിൽ യുക്തിക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്തതുകൊണ്ട് യാഗം നടത്തി സ്വർഗത്തെ സൃഷ്ടിക്കുന്ന വൈദികന്മാർക്ക് വേദത്തിന് സ്വതപ്രമാണം സ്വീകരിച്ചാലേ പറ്റൂ. അങ്ങനെ പിന്നെ യാഗമൊന്നും നടത്താൻ ആളില്ലാതെ വരും. അതിനു വേണ്ടിയിട്ട് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അവർ എഴുതിയുണ്ടാക്കി. അതെല്ലാം വെറും കടലാസ് കൊട്ടാരങ്ങളെ പോലെയാണ്. ഒരുപാട് വാദകോലാഹലങ്ങൾ നടത്തും. അടിസ്ഥാനപരമായി ഒന്നും ശബ്ദകോലാഹലങ്ങൾ തുടക്കത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ ഇതിലെ പരസ്പര ആശ്രയത്വം ബോധ്യമാകുമ്പോൾ തള്ളിക്കളയേണ്ടി വരും. വേദത്തിന് പ്രമാണം ഈശ്വരൻ, ഈശ്വരന് പ്രമാണം വേദം, ഇങ്ങനെയുള്ള പരസ്പര ആശ്രയ ദോഷങ്ങൾ തള്ളിക്കളയും എന്നാണ് ഇതൊന്നും എന്റെ അഭിപ്രായം. പറയുന്ന കാര്യങ്ങളല്ല, ഏതിനെ സംബന്ധിച്ചാലും ശരി, ഇങ്ങനെയുള്ള പ്രാമാണികമായ ആചാര്യന്മാര്, നമുക്കിവരെല്ലാം പ്രാമാണികന്മാരാണ് അല്ലേ. ശങ്കരാചാര്യരായാലും ശരി, ജൈമിനി ആയാലും ശരി, കുമാരഭട്ടനായാലും ശരി, ഇതൊക്കെ പ്രാമാണികന്മാരായ ആചാര്യന്മാർ. ഇവര് പറയുന്നതിന് വിരുദ്ധമായ ആശയങ്ങൾ പറയുമ്പോൾ മാത്രം ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ലെങ്കിലും അതൊന്നും എന്റെ അഭിപ്രായമാണ്, നിങ്ങൾ ധരിച്ചോളൂ. ഇവരെല്ലാം ചോദ്യം ചെയ്ത ആചാര്യന്മാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ്, അല്ലാതെ ഒന്ന് വ്യക്തിപരമായ എന്റെ അഭിപ്രായങ്ങളാണ്. ഇവരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന അത് അപശൂദ്രാധികരണത്തെ സംബന്ധിച്ചാലും ശരി, അതിനെന്താ എതിരായിട്ട് എന്തെല്ലാം വാദഗതികളുണ്ടോ ഇതെല്ലാം മുമ്പ് തന്നെ ആചാര്യന്മാർ പറഞ്ഞ വാദഗതികളാണ്, അസംബന്ധമാണ്. ചില ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ എടുക്കും, അതൊഴികെ എല്ലാം മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളത് മനസ്സിലാക്കി പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അതിനെതിരായി പുതിയ വാദഗതികൾ ഉന്നയിച്ചിട്ട് അതിനെ ഞാൻ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതല്ല. പുതുതായൊന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് തന്നെ ഇത് ഏത് കാലത്ത് പറഞ്ഞ് അന്ന് തന്നെ ഇതിനെ ചോദ്യം ചെയ്തു. അത് ആസ്തിക പരമ്പരയിലും ചോദ്യം ചെയ്തു, നാസ്തികന്മാരുടെ പരമ്പരയിലും ചോദ്യം ചെയ്തതാണ് ഈ നിലപാട്. ആസ്തികന്മാരുടെ പരമ്പരയിലും നൈയായികന്മാരെ പോലെയുള്ളവർ ആസ്തികന്മാരാണ്, വേദപ്രാമാണത്തെ സ്വീകരിക്കുന്നവരാണ്. സാഖ്യന്മാർ വേദപ്രമാണത്തെ സ്വീകരിക്കുന്നവരാണ്. അവരീ വൈദിക പരമ്പരയെ ശക്തമായി ചോദ്യം ചെയ്തവരാണ്, പറയുന്ന പല കാര്യങ്ങളും. അല്ല, ഞാനിപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് അതിനെ നിഷേധിക്കുന്നതാണ് എന്റെ സംഭാവന എന്നൊന്നും ആരും ധരിച്ചു കളയരുത്. അത്രയ്ക്കുള്ള ശേഷിയൊന്നും എനിക്കില്ല, ഞാനൊരു പാവമാണ്. ആചാര്യന്മാരെ ചോദ്യം ചെയ്തതാണ്, ശക്തമായി നിഷേധിച്ച് ബോധപരമ്പരയുള്ള ആചാര്യന്മാർ. ഇതൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കിയിട്ടല്ല അത് ശരിയല്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന സ്വതപ്രാമാണ്യ വാദം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഫലം ഇനി ലോകത്ത് നടക്കുന്ന ഈ കലാപങ്ങളെല്ലാം ഈ സ്വതപ്രാമാണ്യ വാദത്തിന്റെ ഫലമാണ്. പുരോഹിതന്മാർ ഈ മതഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അനുയായികളെ കൊണ്ട് കൊള്ളയും കൊലയും ഒക്കെ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് വൈദികന്മാരല്ല ഒരു വിഭാഗം, അവർ പണ്ട് ചെയ്തു. അപ്പൊ ഇവിടെ ആ ഒരു വിഷയത്തെ കുറിച്ചാണ്. പിന്നെ സദപ്രാമാണ്യം ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അതിൻ്റെ സാമ്പത്തികം, രാഷ്ട്രീയം, സാമൂഹ്യമായ എല്ലാ വശങ്ങളെയും ഇത് സ്വാധീനിക്കുമെന്നാണെന്നുള്ളവർ ചിന്തിച്ചില്ല. ഇന്നങ്ങനെയല്ല, അത് എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. മനുഷ്യൻ്റെ സാമൂഹികമായ ചിന്തയെ തന്നെ അത് സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രമാണങ്ങളെയും ദൈവം പറഞ്ഞതായിട്ട് സ്വീകരിക്കാൻ പാടില്ല. എല്ലാം മനുഷ്യൻ പറഞ്ഞത് തന്നെ. അങ്ങനെ പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ അപകടം ഉണ്ടാകും. ചിലർക്ക് അതിനെ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വേദാധികാര നിരൂപണത്തിൽ ചട്ടമ്പിസ്വാമിയുടെ വേദാധികാര നിരൂപണം. അപ്പോൾ ആർക്കാണ് വേദം പഠിക്കുന്നതിനുള്ള അധികാരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് സ്വാമി ആദ്യം എന്താ ചെയ്തത്? ആദ്യം വേദം അപൂർഷേയമാണെന്നുള്ളതിനെ നിഷേധിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സമർത്ഥിക്കാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിപൂർവമായിട്ട് വേദം മനുഷ്യൻ പറഞ്ഞ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം സമർത്ഥിച്ചത്. പിന്നെയാണ് വേദം പഠിക്കുന്നതിന് ആർക്കും അധികാരം കൊണ്ടില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചു. മറിച്ചാണെങ്കിൽ വേദം ദൈവം പറഞ്ഞാണെന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി ഒരു കാര്യങ്ങളിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോവും. ഇത് അനന്തമായ വാദപ്രതിവാദങ്ങൾ കുടുങ്ങിപ്പോവും. ആദ്യം ചെയ്ത എന്താണോ, ഇതൊക്കെ മനുഷ്യന്റെ സൃഷ്ടി തന്നെ. മനുഷ്യന്റെ സൃഷ്ടിയിൽ ദോഷവും വരും, ഗുണവും വരും. ഗുണത്തെ സ്വീകരിക്കുക, ദോഷത്തെ തള്ളിക്കളയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് വേദ അധികാര നിരൂപണം. മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് മനസ്സിലാക്കും. അത് മാത്രമല്ല, വേറെ പല പ്രാമാണികന്മാരായ ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം അതാണ്. ഈ സ്വതപ്രാമാണ്യത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എത്രമാത്രം ബുദ്ധിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നിത്യ ശബ്ദസ്യ നിത്യേനാർത്ഥേന നിത്യ സംബന്ധേ പ്രതീയമാണ്. നിത്യമായ ശബ്ദത്തിന് നിത്യമായ അർത്ഥവുമായിട്ട് നിത്യമായ സംബന്ധത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വൈദിക ശബ്ദേ യത് പ്രാമാണ്യസ്ഥിതം. വൈദിക ശബ്ദത്തിൽ പ്രാമാണ്യത്തെ വളരെ കഷ്ടപ്പെട്ട് സമർത്ഥിച്ച സ്വതപ്രാമാണ്യം തസ്യ വിരോധസ്യ അതിന് വിരോധം വരും. അതുകൊണ്ട് ദേവതകൾക്ക് ശരീരത്തെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അത് സമാനം പറയുന്നു നായം അപ്പി അസ്ഥി വിരോധ, അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും. കാരണം മനുഷ്യന് ഈ അറിവ് എങ്ങനെ ഉണ്ടാകുന്നു, ഇതാണ് അതിന്. നമ്മുടെ പ്രാചീന ആചാര്യന്മാരെല്ലാം അത് അവർ വളരെ കൂടുതൽ ചിന്തിച്ചു എങ്ങനെ അറിവുണ്ടാകുന്നു. കാരണം അറിവ് ഉണ്ടാകുന്ന എന്തിനെക്കുറിച്ചാണ്? മുഖ്യമായിട്ടും ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. പ്രപഞ്ചത്തെക്കുറിച്ചാ ബോധം ഉണ്ടാകും. അറിവ്, ബോധം, പ്രജ്ഞ, ജ്ഞാനം സമാനാർത്ഥത്തിലാണ്. എങ്ങനെ ഈ ബോധം ഉണ്ടാകുന്നു, ആ ബോധത്തിന് എന്തൊക്കെ വേർവിരിവുണ്ട്? ആദ്യം അവർ ബോധത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ശരിയായ ബോധം, മറ്റൊന്ന് ശരിയല്ലാത്ത ബോധം. യഥാർത്ഥമായ അറിവ്, മറ്റൊന്ന് യഥാർത്ഥമായ അറിവ്. ഒന്ന് പ്രമ, മറ്റൊന്ന് അപ്രമ. പിന്നെ ആ ബോധത്തെ പലതായി തിരിച്ച്. അറിവിനെക്കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും എല്ലാം അറിവിനെ തന്നെ ആശ്രയിച്ചാണ്. അതാണ് പഴയകാലവും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. അറിവിനെ യഥാർത്ഥം, അയഥാർത്ഥം എന്ന് തിരിച്ചു. പിന്നെ അറിവിനെ സ്മൃതി, പ്രത്യക്ഷം എന്ന് തിരിച്ചു. പിന്നെ പ്രത്യക്ഷം പ്രത്യഭിജ്ഞ എന്ന് തിരിച്ചു. അതിനെ സവികല്പം നിർവികല്പം എന്ന് തിരിച്ചു, സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം എന്ന് തിരിച്ചു. അങ്ങനെ പലതരത്തിൽ അറിവിന് ഭേദങ്ങളെ കൽപ്പിച്ചു. അതിൽ വരുന്ന ഒന്നാണ് സ്വതപ്രമാണം പരതപ്രമാണം എന്ന് പറയുന്നത്. ആധുനികമായ ചിന്ത അങ്ങനെയല്ല. അറിവിനെ കുറിച്ച് അവർ അറിവിൽ നിന്നുകൊണ്ടല്ല ചിന്തിക്കും. അറിവെങ്ങനെ ഉണ്ടാകുന്നു, അറിവെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ചിന്ത പോകുന്നത് ഭൗതികമായിട്ടാണ്. അറിവിൽ നിന്നുള്ള ചിന്തയാണ്. അതാണ് ഇത് രണ്ടും തമ്മിൽ നമുക്ക് പുറപ്പെടും പൊരുത്തപ്പെടാതെ വരുന്നത്. ഇന്നിപ്പോൾ അറിവെങ്ങനെ എങ്ങനെ ബോധം ഉണ്ടാകുന്നു ചിന്തിച്ചാൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് ബ്രെയിനിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെ എങ്ങനെയാണ് അറിവുണ്ടാകുന്നത്, അതിലെന്തെല്ലാം പ്രവർത്തനം നടക്കുന്നു, ഏതൊക്കെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ അറിവുണ്ടാകുന്നു, പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്നതും അതുമായിട്ടുള്ള ബന്ധം എന്താണ്. അപ്പോൾ ഇന്ന് അത് ഭൗതികമായ പഠനമാണ്. പണ്ടങ്ങനെയല്ല ചിന്തിച്ചത്. നിങ്ങളെ അറിവിനെ കുറിച്ച് പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും പരിശോധിക്കുക. ഒരിടത്തും ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് ചർച്ചയേയില്ല. അങ്ങേറ്റം എവിടെയെങ്കിലും ചർച്ച വന്നു കഴിഞ്ഞാൽ ഹൃദയത്തെ കുറിച്ച് പറയും. ഇങ്ങനെ ഒരു കാര്യത്തെ അവർ പരിഗണിക്കുന്നേയില്ല. ഇതിനതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാം ചിന്തിക്കുന്നത് അറിവിൽ നിന്നുകൊണ്ട് തന്നെ. അതിനവർ പറയുന്ന എന്താണ്? കാരണം അറിവിനെ കുറിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ അറിവ് ഉപയോഗിച്ചല്ലേ പറ്റൂ, വേറെ എന്തുപയോഗിച്ച് പഠിക്കും? അറിവാണ് അറിവിന്റെ ശരിയും തെറ്റും പറയുന്നു, അറിവാണ് അറിവിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുന്നു, അറിവിന്റെ ഉത്പത്തിയും നാശത്തെയും കുറിച്ച് പറയുന്നില്ല, അറിവാണ്. അതുകൊണ്ട് അറിവിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ അറിവിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുക. അതുകൊണ്ടാണ് അവസാനം അറിവാണ് സർവവും, അതാണ് ബ്രഹ്മം എന്നുവരെ എത്തിച്ചേരുന്നത് ആ ചിന്താഗതിയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അറിവിനെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും അന്തർമുഖമാകും. അങ്ങനെ ബാഹ്യമായ ഉപകരണങ്ങൾ വെച്ച് പഠിക്കാനൊന്നും ഒന്നുമില്ല. മറിച്ചാകുമ്പോൾ എന്ത് ചെയ്യുന്നു? പഠനം ബഹിർമുഖമായി അറിവിന്റെ ഉത്പത്തി, അറിവിന്റെ സ്ഥിതി, നാശങ്ങളെല്ലാം, അറിവിന്റെ കാരണം എന്താണെന്നുള്ള രീതിയിൽ, അറിവിന്റെ കാരണത്തെക്കുറിച്ച് അങ്ങനെ ചെല്ലുമ്പോൾ ശരീരം, ഇന്ദ്രിയങ്ങൾ, പിന്നെ ആ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ബ്രെയിൻ വരെ എത്തിച്ചേരും. പിന്നെ അവിടെയാണ് പഠനങ്ങളെല്ലാം. ഇത് രണ്ട് ദിശയിലേക്കാവുന്നു. അതുകൊണ്ട് ഇതിനെ രണ്ടായി വിഭജിക്കുന്നു. ഒന്നെന്താണ്? വസ്തുനിഷ്ഠമായ പഠനം എന്ന് പറയുന്നു, ബ്രെയിനിനെ ആശ്രയിച്ചാണ് പഠിക്കുന്നത്. മറ്റതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവർ പറയുന്നത് ഇത് ആശയനിഷ്ഠമായ പഠനം, ആശയത്തിൽ നിന്നുകൊണ്ടാണ്. ആ അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇവിടെ പറയുന്നത് അന്നുമ്പ് പറഞ്ഞ തരത്തിലുള്ള അറിവിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവര് അറിവിന് കാരണമായി പറയുന്ന എന്തിനാ പറയുന്നു? പറയുന്ന പോലെ ബ്രെയിനിനല്ല പറയുന്ന, അവർ പറയുന്ന അറിവിന് കാരണമായിരിക്കുന്ന പ്രമാണങ്ങളാണെന്നാണ്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശബ്ദം, അറിവിന്റെ ഹേതു എന്തെന്ന് ചിന്തിക്കുമ്പോൾ അവർ അതുവരെ എത്തുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പ്രമാണത്തിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നത് മനസ്സിനെ കുറിച്ചാണ്. മനസ്സിനെ ഒരു പദാർത്ഥമായി അംഗീകരിക്കുന്നെങ്കിലും അതിനെ അമൂർത്തമായ ഒരു പദാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടാണ്. മനസ്സിന്റെ പിന്നിലൊരു ബ്രെയിനിലുള്ള സെല്ലുകൾ അല്ലെങ്കിൽ അതിലുള്ള രാസപ്രവർത്തനങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല. ചിലപ്പോൾ ആയുർവേദം പോലെയുള്ള ശരീരവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ എന്തെങ്കിലും പരാമർശങ്ങൾ ഒന്നൊന്നു വരാം. തർക്കശാസ്ത്രത്തിലൊക്കെ കുറച്ച് നാടി അതിൽ കയറിപ്പോകുന്ന ഒരു മനസ്സ്, അവിടെ ഒളിച്ചിരിക്കുന്ന മനസ്സ്, അതാണുമാണ് ഇത്രയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചെന്ന് വരാം. എന്നാൽ അതിനപ്പുറം പ്രമാണം, ഈ രണ്ട് നില, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്നത്തെ ചിന്തയും ആ പഴയ ചിന്തകളുമായിട്ടൊരു പൊരുത്തക്കേടുണ്ട്, രണ്ടും ഒരുപോലെ അല്ല. പ്രമാണം ഇതാണ്. അപ്പോൾ പ്രമാണത്തെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ അവര് ചിന്തിക്കുന്ന എങ്ങനെയാണ്, എങ്ങനെ അറിവുണ്ടാകും? പ്രമാണത്തിൽ നിന്ന്. പ്രമാണങ്ങൾ എന്താണ്? അത് മനസ്സ് ഒരു പ്രമാണമാണോ? പഞ്ചേന്ദ്രിയങ്ങൾ പ്രമാണമാണോ? അതോ പഞ്ചേന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം, അതാണോ പ്രമാണം? ഇതിനെല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഉള്ളിൽ അറിവുണ്ടാകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന എന്താണോ അറിവുണ്ടാകുന്നത്, ബ്രെയിനിലാണ് അറിവുണ്ടാകുന്നത്. പണ്ട് പറയുന്ന എന്താണ്, അറിവുണ്ടാകുന്നത് ബ്രെയിനിലല്ല, അറിവുണ്ടാകുന്ന ജീവനിലാണ്. അതാ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒന്നാണ്. ശരീരത്തിനോട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് പ്രാണൻ എന്ന് പറയുന്ന ഒരു ശക്തിയിലൂടെ ശരീരവുമായി ബന്ധം സ്ഥാപിക്കുകയും അതേസമയം ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സത്വമാണ് ജീവൻ. അതിനാണ് ബോധമുണ്ടാകുന്നത്. അപ്പം ജീവനിലാ ബോധം ഉണ്ടാകുന്നതിന് അത് മിക്കവാറും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. താർക്കികനായാലും ശരി, സംഖ്യനായാലും ശരി, അദ്വൈതിയായാലും ശരി, എല്ലാവരും അംഗീകരിക്കുന്നു. അവിടെ ആ അറിവുണ്ടാകുന്നതിന് വേണ്ടി എന്തിനു സ്വീകരിക്കുന്നു? പ്രമാണങ്ങളെ സ്വീകരിക്കുന്നു. ഈ പ്രമാണങ്ങളെയും ആരും സ്ഥൂലമായ പദാർത്ഥങ്ങളായി അംഗീകരിക്കുന്നുമില്ല. എങ്ങനെയാണോ ആധുനികമായ ശാസ്ത്രജ്ഞനെയൊക്കെ സ്ഥൂല വസ്തുക്കളായി സ്വീകരിച്ചിരിക്കുന്നു. ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്നത് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം? അത് സ്ഥൂലമാണ്. കാരണം ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ച് അവർ പഠിക്കുന്നു. അതിന് ഭൗതികമായ ഒരു അസ്തിത്വം ഉണ്ട്. ആ രീതിയിലാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ അതങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? അത് സൂക്ഷ്മമാണ്. ശരിക്കും പറഞ്ഞാൽ അത് അതീന്ദ്രിയവുമാണ്. ഭൗതികമായ പഠനങ്ങൾക്കൊന്നും അത് വിധേയമാകുന്ന ഒന്നല്ല. ഇന്ദ്രിയങ്ങളല്ല. ജീവൻ അതിൻ്റെ സഹായങ്ങളോടുകൂടി വിഷയങ്ങളെ ബോധിക്കുന്നു, അറിയുന്നു. അതിൽ പ്രാമാണ്യം ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. പ്രാമാണ്യം മുഖ്യമായി വരുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ്, ഒന്ന് ചക്ഷുരേന്ദ്രിയവും മറ്റത് ശ്രവണേന്ദ്രിയവും. അപ്പൊ ശബ്ദപ്രമാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചക്ഷുരേന്ദ്രിയത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ശബ്ദത്തിനാണ്. ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്ന ശബ്ദം, ആ ശബ്ദത്തിലൂടെ ബോധമുണ്ടാകുന്നു. ഇതിനിവിടെ വലിയൊരു ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിച്ചത് പതഞ്ജലിയാണ്. പാണിനി ശബ്ദത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചത്, അർത്ഥത്തെക്കുറിച്ച് അത്രമാത്രമാണ്. പതഞ്ജലി വന്നപ്പോൾ പതഞ്ജലി ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി, ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതുകൊണ്ടാണ് വളരെ ഗൗരവമായി ചിന്തിച്ചത്. ശബ്ദത്തിലൂടെ എങ്ങനെ അർത്ഥത്തെ ബോധിക്കുന്നു എന്നുവെച്ചാൽ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും കൂടുതൽ ഗൗരവമായിട്ട് ചിന്തിച്ച്, അതിനാണ് മഹാഭാഷ്യം എന്ന് പറയുന്നത്. ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച്, ശബ്ദം എന്തിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇന്നും അന്നും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ ബുദ്ധിയുടെ ഒരു പരീക്ഷണശാലയാണ്. എന്നുവെച്ചാൽ അതിൽ നിന്ന് ഗ്രഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് അന്ന് പറയുന്നത്, മഹാഭാഷ്യം മാ പഠനീയം, മഹാരാജ്യം മാ പാലനീയം. ഒന്നുകിലും മഹാഭാഷ്യം പഠിക്കണം, അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയാണ്. രണ്ടിനും ഈക്വൽ സ്റ്റാറ്റസാണ്. ഒരാൾ വേറൊരാളെക്കാളും മോശമുണ്ട്. രണ്ടിനും ബുദ്ധിമുട്ടുമുണ്ട്, രണ്ടിനും അംഗീകാരമുണ്ട്. ചക്രവർത്തിക്ക് അതായിരിക്കാം ഒരുപാട് പണിയെടുക്കണം, അതേസമയം അതിന് അംഗീകാരമില്ല. അതുപോലെയാണ് ഭാഷ്യം പഠിക്കുന്നത്. കാരണം ബൗദ്ധികമായ തലത്തിൽ, ചിന്തയുടെ തലത്തിൽ അത്രയും ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ശാസ്ത്രമാണ്. അതിനെ തുടർന്ന് വന്നയാളാണ് പതഞ്ജലി. ഈ ശബ്ദാർത്ഥങ്ങളെ കുറിച്ച് വളരെ ഗഹനമായി ചിന്തിച്ചാലാണ്. അല്ലെങ്കിൽ സമീപിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് നമ്മുടെ ബുദ്ധി എത്ര ചെറുതാണ്. അവരന്ന് ചിന്തിച്ചതിൻ്റെ അടുത്തെത്താൻ തന്നെ നമുക്ക് വലിയ പ്രയാസം. പിന്നെ ആ പരമ്പരയിൽ വന്ന ആളാണ് കുമാരല ഭട്ടൻ. കുമാരല ഭട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ വേദത്തെ ആശ്രയിച്ചുള്ള ശബ്ദം, ശബ്ദാർത്ഥ ചിന്ത വളരെ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതവിടെ തീർന്നില്ല. പിന്നീട് പ്രഭാകര ഗുരു, പാർത്ഥസാരഥി മിത്ര, അങ്ങനെ എത്രയോ ആചാര്യന്മാർ ആ പരമ്പരയിൽ, മീമാംസാ പരമ്പരയിൽ അവര് വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. അതിവിടെ ഇപ്പോ ശങ്കരാചാര്യരുടെ ആ ഭർതൃഹരിയുടെ ആ പരമ്പരയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടെ ചർച്ച ചെയ്യുന്നത്. കുമാരല ഭട്ടൻ ഐതിഹ്യം പറയുന്നത് ശങ്കരാചാര്യരുടെ സമകാലികനെന്നാണ്. അപ്പോൾ കുമാരല ഭട്ടന്റെ സ്വാധീനം എത്രമാത്രം ശങ്കരാചാര്യനുണ്ടെന്ന കാര്യത്തിൽ വിവാദമുണ്ട്. ചെറു പറയുന്നുമല്ല, അതിന് മുമ്പെയാണ്. അതുകൊണ്ട് കുമാരല ഭട്ടൻ സ്വാധീനിച്ചിട്ടുണ്ട്. ഭട്ടകൃതികൾ എന്ന് പറയുന്നത് പൂർവമീമാംസയ്ക്ക് എഴുതിയ വാർത്തികം ആണ്. കുമാരല ഭട്ടന്റെ ശ്ലോക വാർത്തികം, തന്ത്രവാർത്തികം, ടീക. അപ്പോൾ ഇത് അനുസരിച്ച് അതിലാണ് കുമാരല ഭട്ടന്റെ ചിന്തയെല്ലാം വന്നിരിക്കുന്നത്. ആ ചിന്തകൾ പിന്നീട് വന്ന എല്ലാ ദാർശനികന്മാരെയും സ്വാധീനിച്ചു. അത് താർക്കികന്മാരായാലും അതിനെ നിഷേധിക്കുന്നവർ പോലും, ബൗദ്ധന്മാരായാലും ശരി, ബൗദ്ധന്മാരും നിഷേധിക്കും. പക്ഷെ അതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ശങ്കരാചാര്യർ പോലും, കാരണം ഇവിടെ തന്നെ ശബ്ദാർത്ഥ സംബന്ധം നിത്യമാണ്, ശബ്ദം നിത്യമാണോ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആത്യന്തികമായി അദ്വൈതിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അദ്വൈതിക്കും ഈ വിഷയത്തെക്കുറിച്ച്, പ്രമാണത്തെക്കുറിച്ചോ പ്രമേയത്തെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കണമെങ്കിൽ ഇതിനേക്ക് അംഗീകരിക്കേണ്ടി വരും. അഭ്യുപഗമം എന്ന് പറയും. അതിനെ ഒരു പരിധി വരെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് അതിനുശേഷം വന്ന സർവരെ സ്വാധീനിച്ച ഒരാളാണ് ഭട്ടൻ, കുമാരല ഭട്ടൻ. അപ്പോ അത്തരത്തിലുള്ള ഈ വിഷയത്തെ കുറിച്ചുള്ള കാര്യഗൗരവമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ഒന്ന് ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്ന ബോധം, മറ്റൊന്ന് ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന ബോധം. രണ്ടു തരത്തിലാണ് മുഖ്യമായിട്ട് അറിവുണ്ടാകുന്നത്. അല്ല, വേദവിചാരമാകുമ്പോൾ അതിന് പ്രാധാന്യം വരുന്ന ശബ്ദത്തിൽ. അപ്പൊ ശബ്ദത്തിലൂടെ ഉണ്ടാകുന്ന ബോധം, അതാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്, ശബ്ദത്തിന്റെ പ്രാമാണ്യത്തെ കുറിച്ച്. അപ്പൊ ശബ്ദം എന്തിനാണ് ബോധിപ്പിക്കുന്നത്? ഇപ്പൊ പശു എന്നൊരു ശബ്ദം, സംസ്കൃതത്തിൽ ഗോവ് എന്ന് പറയും. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ബോധിക്കുന്നത്? അതിന് രണ്ട് പക്ഷമുണ്ട്. രണ്ട് പക്ഷമുണ്ട്, ഒരുപാട് പക്ഷങ്ങളുണ്ട്. മുഖ്യമായി വരുന്ന രണ്ട് പക്ഷം നമ്മൾ ഇത് കൂടുതലും ചർച്ച ചെയ്യുന്നത് വ്യാകരണത്തിലാണ്. എന്ന് വെച്ചാൽ ലഘുസിദ്ധാന്തകൗമുദിയിൽ നിന്നുമല്ല, ഉപരി ഗ്രന്ഥങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വരും തർക്കികന്മാർ, അവരെ പിന്തുടർന്ന് ചർച്ച ചെയ്യും. മീമാംസകരുടെ കാര്യം പറയണ്ട, അദ്വൈതത്തിൽ ഇത് ശബ്ദം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ശബ്ദം എന്തിനെ ബോധിപ്പിക്കുന്നു? അതിൽ പ്രധാനമായി വരുന്ന രണ്ട് കാര്യം, ഒന്ന് പറയുന്നത് ശബ്ദം വ്യക്തിയെ ബോധിപ്പിക്കുന്നു, മറ്റൊരു പറയുന്നത് അങ്ങനെയല്ല, ശബ്ദം ജാതിയെ ബോധിപ്പിക്കുന്നു. അതിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ചർച്ച ഇനി വരുന്നത്. പക്ഷേ ഗോ എന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ബോധിക്കുന്ന വ്യക്തിയാണ്. ഗോ എന്ന് പറയുന്ന ശബ്ദത്തിന് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ടെന്നും പറയുന്നു. എന്താ അവർ പറയുന്നത്? ഒരാളാദ്യം പശു എന്ന് പറയുന്ന ആ വ്യക്തിയെ ബോധിപ്പിച്ചു, ശബ്ദത്തിലൂടെ ബോധിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ്റെ ക്രമേണമുള്ള പരിചയത്തിലൂടെ അവൻ ബോധിച്ചു, ഗു എന്ന് പറഞ്ഞ ഇതാണ് സാധനം. അവന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, ഒരിക്കലത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവനെ അതാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ആദ്യത്തെ ആ ബോധം വരുന്നതിന് ഒരുപാട് സമയം ചിലപ്പോൾ വേണ്ടി വന്നിരിക്കും, ഒരുപാട് ദിവസം വേണ്ടി വന്നിരിക്കും. പക്ഷെ ഒരിക്കൽ അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു പരിശ്രമവും കൂടാതെ തന്നെ എപ്പോഴെപ്പോഴെല്ലാം ഗൗ എന്നുള്ള ശബ്ദം കേൾക്കുന്നു, അപ്പോഴെപ്പോഴെല്ലാം കൊമ്പും വാലുമൊക്കെയുള്ള ജീവി ആണെന്നുള്ള ബോധം, അത് എങ്ങനെയുള്ള ബോധം, പ്രമാ യഥാർത്ഥമായ ബോധവനുണ്ടാകുന്നു. അതിപ്പോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി എടുക്കുക, ഈ ഭാഷ ഗൗ എന്ന് പറയുന്നത് സംസ്കൃതം, ആ ഭാഷ പരിചയമില്ലാത്ത സായിപ്പ്, സായിപ്പിന് കൗ എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. പക്ഷേ ഈ ഭാഷയെ പറഞ്ഞു പഠിപ്പിക്കുന്നു, ഗൗ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, പറഞ്ഞു കൊടുത്താൽ മനസ്സിലായെന്ന് വരത്തില്ല, പശുവിനെ കാണിച്ചു കൊടുക്കുന്നു, ഇതാണ് ബോധ്യപ്പെട്ടു. അതുവരെ ഗൗ എന്ന് പറയുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഇന്നതാണെന്ന് ബോധ്യപ്പെടാതിരിക്കുന്ന ആളിന് കൗ എന്ന് പറഞ്ഞാലേ ബോധ്യപ്പെടൂ എന്ന് പറഞ്ഞ ആളിന് എപ്പോഴാണോ അത് ഒരിക്കൽ ബോധ്യപ്പെട്ടത്, പിന്നീട് ഗൗ എന്ന് പറഞ്ഞ ഉടൻ കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ബോധ്യം വരുന്ന, അതുപോലെ തന്നെ ഗൗ എന്ന് പറഞ്ഞാലും ബോധ്യം വരും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് രണ്ടും ഒരു ഭാഷയാണല്ലോ. കൗ ഗൗ എന്താ വ്യത്യാസം? രണ്ടിനും ഔ തന്നെ. പിന്നെ എന്താ വ്യത്യാസമുള്ള ഒരു ചെറിയ വ്യത്യാസം? എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇതെല്ലാം ഒരു ഭാഷാഗോത്രത്തിൽപ്പെട്ടതെന്നാണ്. ഇംഗ്ലീഷ്, ലാറ്റിൻ, സംസ്കൃതമല്ല, അതുകൊണ്ടായിരിക്കും ഈ കൗ കൗ ഒരുപോലെ ഇരിക്കുന്നത്. ആ അത് വേറൊരു വിഷയം, അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആർക്കായാലും ശരി, അങ്ങനെ ഒരു തവണ ശബ്ദം കേൾക്കുമ്പോൾ ആ വ്യക്തി ബോധിക്കുന്നതിന് കാരണം ആ ശബ്ദവും ആ വ്യക്തിയുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ആ ആള് ഗ്രഹിക്കുന്നത് കൊണ്ടാണ് പിന്നീട് ഒരു പരിശ്രമവും കൂടാതെ ലോകത്തുള്ള ഏത് പശുവിനെയും ആ ഒരു ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്ന അതുകൊണ്ടെന്നാണ്. അതാണ് ശബ്ദവും അർത്ഥവും കൂടാതെ തന്നെ അതിനിടയ്ക്ക് പരസ്പരം ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നത്. ഇത് ഒരുപാട് ചിന്തിച്ചിട്ടാണ് വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത്. ശബ്ദവും അത്ര അർത്ഥവും മാത്രം വരെ ഇടയ്ക്കൊരു ബന്ധം കൂടെ വേണം. പക്ഷെ അവിടെ ഒരു ചോദ്യം വരും, ശരി നിങ്ങൾ ഒരു തവണ ഗൗ എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയെ മനസ്സിലാക്കി, വീണ്ടും പറയുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയല്ലല്ലോ ഉള്ളത്, ഇന്നലെ കണ്ട പശുവിനെയാണോ ഇന്ന് കാണുന്നത്, ഇന്നലെ കണ്ട പശുവിനെ ഇന്നറിയാൻ പറ്റില്ലല്ലോ, വേറൊരു പശുവിനെ കാണുന്നു, വേറൊരു പശുവിനെ കാണുന്നു. ലോകത്ത് നൂറുകണക്കിന് പശുവുണ്ട്. ആ ശബ്ദവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഗൗ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ വേറൊരു പശുവിനെ അറിയാൻ പറ്റുന്നത്? അവർ ചിന്തിക്കുന്നതാണ്. വാസ്തവത്തിൽ അപ്പോൾ ആ ശബ്ദവും ആ വ്യക്തിയുമായിട്ടല്ല ബന്ധം. അങ്ങനെയാണെങ്കിൽ ഗൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പശുവിനെ ഗ്രഹിക്കാൻ പറ്റും, വേറൊരു പശുവിനെ ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം വ്യക്തി ഒന്നല്ല, പലതാണ്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത്തെ പശുവിൻ്റെ അച്ഛനും അമ്മയല്ല ആദ്യത്തെ പശുവിൻ്റെ അച്ഛനെയും, രണ്ടുപേരും രണ്ട് പേരാണ്. ഇതിൻ്റെ രൂപമല്ല, ഇതിൻ്റെ ആകൃതിയല്ല, ഇതിൻ്റെ ഗുണങ്ങളല്ല, ഇതിൻ്റെ ദേശമല്ല, ഇതിൻ്റെ കാലമല്ല. അപ്പോൾ രണ്ട് വ്യക്തി ഒന്നും ആർക്കും പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. രണ്ട് മനുഷ്യരെ കണ്ടിട്ട് ഈ രണ്ട് മനുഷ്യനും ഒന്നാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വ്യക്തികൾ ഭിന്നമാണെങ്കിലും ഗൗ എന്നുള്ള ശബ്ദം കൊണ്ട് വീണ്ടും ഗ്രഹിക്കണമെങ്കിൽ ശബ്ദത്തിനും വ്യക്തിയും തമ്മിലല്ല ബന്ധം. അതുകൊണ്ട് അവരെന്താ പറയുന്നത്? നമുക്ക് സാമാന്യമായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്താണ്? രണ്ടാമത് വീണ്ടും ഗവ് എന്നുള്ള ശബ്ദം പറയുമ്പോൾ മറ്റൊരു പശുവിനെ ഗ്രഹിക്കുന്നതിന് കാരണം ഈ രണ്ട് പശുക്കളും തമ്മിൽ ചില സമാനതകളുണ്ട്. എന്താണ് പ്രകടമായിരിക്കുന്ന സമാനം? എന്താണ് ഇതിൻ്റെ ആകൃതി തന്നെ? ആദ്യത്തെ പശുവിനുണ്ട് കൊമ്പും മാലും തലയും, ഈ പശുവിനുണ്ട്. ഇനി കാണാൻ പോകുന്ന പശുങ്ങൾക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പശുക്കളുടെയെല്ലാം ആകൃതി ഒരുപോലെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഗവ് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ വേറൊരു പശുവിനെയും ഗ്രഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഗവ് എന്ന് പറയുന്ന ശബ്ദം ബോധിപ്പിക്കുന്നത് വ്യക്തിയല്ല, ആകൃതിയാണ് എന്നാണ്. ഈ ആകൃതിക്ക് പറയുന്ന പേരാണ് ജാതി. അപ്പൊ ശബ്ദത്തിന്റെ വാച്യമായിരിക്കുന്നത് വ്യക്തിയല്ല, ആകൃതിയാണ്. അതാണ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന പ്രധാനമായ വിഷയം. അപ്പോൾ ഗവ് എന്നുള്ള ശബ്ദത്തിലൂടെ ആകൃതിയെ ഗ്രഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ജാതിയെ ഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയിൽ ഗവ് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിലും ഗവ് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് അർത്ഥത്തെ ബോധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഗവ് ശബ്ദത്തിലൂടെ ബോധിക്കുന്ന വ്യക്തിയല്ല, ആ വ്യക്തിയിലിരിക്കുന്ന അസാധാരണമായ ധർമ്മത്തെ, എന്നുവെച്ചാൽ മറ്റ് വ്യക്തികളിലൊന്നും മനുഷ്യനിൽ കാണാത്ത, പക്ഷികളിൽ കാണാത്ത എന്തോ ഒരു വിശേഷത, അതാണ് അസാധാരണമായ ധർമ്മം. ആ ധർമ്മത്തെ ആ വ്യക്തിയിൽ അവൻ ഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് വേണമെങ്കിൽ പറയാം എൻ്റെ ലക്ഷണമെന്ന് പറയാം, അടയാളമെന്ന് പറയാം. ആ അസാധാരണ ധർമ്മത്തെ ഗ്രഹിച്ചുകൊണ്ട് പിന്നീട് എവിടെ ഗവ് എന്ന് പറഞ്ഞാലും പശുവിനെ ഗ്രഹിക്കാൻ കഴിയുന്നു. ശക്തി, ശബ്ദത്തിന് ഉള്ള ശക്തി, ആ ബന്ധം, ബന്ധത്തിന് ശക്തി എന്നും പറയും. ആ ബന്ധം പിന്നെ പലതരത്തിൽ പറയും. ആ ബന്ധം എന്ന് പറയുന്നത് ശക്തിയാണ്, അല്ല വേറെ ബന്ധമുണ്ട് അത് ലക്ഷണമാണ്, അല്ല വേറെ ഉണ്ട് വ്യഞ്ജനയാണ്, പലതരത്തിലും പറയും. ഇപ്പം നമ്മളതിനൊരു ബന്ധമെന്ന് മാത്രം പറയും. ആ ബന്ധം വ്യക്തിയിലല്ല, മറിച്ച് എന്താണ്, ആകൃതിയിലാണ് അല്ലെങ്കിൽ ജാതിയിലാണ്. എന്നാൽ മാത്രമേ ശബ്ദം കൊണ്ട് സാമാന്യമായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് അത് കേവല വ്യക്തിയിലാണോ, അത് കേവല ജാതിയിലാണോ, അതോ ജാതി വിശിഷ്ട വ്യക്തിയിലാണോ, അത് വ്യക്തി വിശിഷ്ട ജാതിയിലാണോ, ഇങ്ങനെയുള്ള തർക്ക വിതർക്കങ്ങൾ പിന്നെ വരും. എന്താണ് ആ ജാതിയുടെ സ്വഭാവം, അത് നിത്യമാണോ അത് അനിത്യമാണോ, ഇങ്ങനത്തെ ചിന്തകളും വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്ന അടുത്ത ഭാഷകാരൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന കാര്യം, ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിൻ്റെ ബന്ധം വ്യക്തിയുമായിട്ടല്ല, മറിച്ച് ആകൃതി അല്ലെങ്കിൽ ജാതിയുമായിട്ടാണ് എന്നുള്ള കാര്യമാണ്.